ഏറ്റവും പോസിറ്റീവായ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ഒന്നാമത്തെ പ്രമാണമായി നമ്മൾ സ്വീകരിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആനിനെ വിശദീകരിക്കാൻ വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്മതം കൊണ്ടും അതിനെ വിശദീകരിച്ചു. മൗന സമ്മതം കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ചില ചര്യകൾ വന്നിട്ടുണ്ട്. പെരുന്നാളിന്റെ അന്ന് ചെറിയ കുട്ടികൾ കൈകൊട്ടി കളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നപ്പോ കുട്ടികളോട് ദേഷ്യം പിടിച്ചു, നിങ്ങൾ ആരെ മുമ്പിലാണ് ചാടി കളിക്കുന്നതെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ ഇന്നത്തെ ദിവസം നമ്മുടെ ഈദാണ് ഉമറേ, അവർ കളിക്കട്ടെ. അതുവരെ കളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആ മൗനം പണ്ഡിത ലോകം ഒരു തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസം ചെറിയ കുട്ടികൾക്ക് കൈകൊട്ടി കളിക്കാനും പാട്ടുപാടി കളിക്കാനുമുള്ള സമ്മതമായി ഹദീസിൽ നിന്ന് നമുക്കത് കിട്ടും. ഖൗല് നമുക്ക് തെളിവാണ്. മുഹറം 9-ന് 10-ന് നോമ്പെടുക്കുക, പക്ഷെ 10-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുള്ളൂ. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9-ന് നോമ്പെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അടുത്ത വർഷം നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ല. പക്ഷെ നമുക്കത് തെളിവാണ്, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞ കൗല് രേഖയാണ്. അമല് നമുക്ക് തെളിവാണ്. സല്ലു കമാ റായിത്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കണം. അപ്പൊ നെഞ്ചത്ത് കൈ നെഞ്ചത്ത് തന്നെ വെക്കണം. മസ്ഹ ബിറാസിഹി വ ഉദിനൈഹി മസ്ഹത്തൻ വാഹിദ, ഒളിവിൽ തല ഒരൊറ്റ തവണ മാത്രമേ തടവാൻ പാടുള്ളൂ. നെറ്റിയിൽ ഇങ്ങനെ തോണ്ടിയാൽ പോരാ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തണം, കുടുംബത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മസ്ഹ ബിറാസിഹി വ ഉദിനൈഹി മസ്ഹത്തൻ വാഹിദ, തലയും ഇരുചെവികളും ഒരൊറ്റ തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത്. തലയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങി ഇല കഫാഹു മെരടി വരെ കൊണ്ടുപോയി, സുമ്മ റദ്ദഹുമാ രണ്ട് കൈകളും മടക്കിക്കൊണ്ടുവന്നു, ഇലൽ മകാനില്ലദീ ബദഅ മിൻഹു ആരംഭിച്ച സ്ഥലത്തേക്ക്. എത്ര ക്ലിയറാണ്! തലയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങി ഇല കഫാഹു മെരടി വരെ കൊണ്ടുപോയി, സുമ്മ റദ്ദഹുമാ രണ്ടിനെയും മടക്കിക്കൊണ്ടുവന്നു, ഇലൽ മകാനില്ലദീ ബദഅ മിൻഹു ആരംഭിച്ച സ്ഥലത്തേക്കു തന്നെ. പിന്നെ എങ്ങനെ തോന്നാൻ പറ്റുമോ, ഇവിടുന്ന് തുടങ്ങി പെരടി വരെ കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു, ക്ലിയർ ആയി. അതാണ് ഹദീസ്. അപ്പൊ ഒളിവിൽ മൊത്തത്തിൽ മുസ്ലിങ്ങൾ തെറ്റിക്കുന്ന ഒരു ഭാഗം അതാണ്. എല്ലാം മൂന്നല്ലേ, കൈ മൂന്നുവട്ടം, മുഖം മൂന്നുവട്ടം, കൈ മുട്ടുൾപ്പെടെ മൂന്നുവട്ടം, പിന്നെന്താ തല മാത്രം ഒന്ന്. അങ്ങനെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നീ എന്തുകൊണ്ടാണ് തല ഒരു പ്രാവശ്യം തടവിയത്? ഞാൻ സലഫിയാണ് മുജാഹിദാണെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. നമസ്കാരത്തിന്റെ രംഗത്ത് സാധാരണ മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റെന്താണ്? നിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ കരുതലാണ്. കരുതലിന് ഇവിടെ പ്രഖ്യാപനമില്ല, പ്രഖ്യാപിക്കേണ്ട സ്ഥലം പ്രത്യേകം എടുത്തു പറയും, അല്ലെങ്കിൽ കരുതലാണ്. ഞാൻ ഇഷ നമസ്കാരം അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് പ്രീതി ആഗ്രഹിച്ച് നാലരക്കാരെ നിസ്കരിക്കാൻ പോവുകയാണ് എന്ന് പള്ളിയിൽ കയറുമ്പോൾ ആ ഓർമ്മയും നിയത്തും കരുതലും ഉണ്ടല്ലോ, അതാണ് നിയത്ത്. ഒരു പ്രഖ്യാപനമായി അത് എഴുതി വച്ച് ചൊല്ലി പറയേണ്ട ഒന്നല്ല. അവിടെ മുസ്ലിം ലോകത്തിന് തെറ്റ് സംഭവിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയിന്റെ രണ്ട് പള്ളഭാഗങ്ങളും കിബിലക്ക് നേരെ തിരിച്ച് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെയല്ല, കൈയിന്റെ പള്ളഭാഗങ്ങൾ പോലും കിബിലക്ക് നേരെ തിരിഞ്ഞ് മാക്സിമം പോയാൽ ചെവി വരെ ഉയരാനേ പാടുള്ളൂ. നമുക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. വിഷയത്തിന് തെറ്റി മാറി സഞ്ചരിക്കുകയല്ല. അപ്പോ ഷോൾഡർ വരെ ഉയർത്തുക, കൈയിന്റെ പള്ളഭാഗം സുജൂദിൽ കിടക്കുമ്പോ കാലിന്റെ വിരലുകൾ പോലും കിബിലയിലേക്ക് തിരിയണം. അതുകൊണ്ട് എന്താ അർത്ഥം? മടക്കിക്കുത്തണം എന്നർത്ഥം. കാലിന്റെ വിരലുകൾ മടക്കിക്കുത്തുമ്പോ ആ വിരലുകൾ കിബിലയിലേക്ക് തിരിയും. അങ്ങനെയാണ് സുജൂദിൽ പോലും ഉണ്ടാവേണ്ടത്. ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കാലിന്, അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും, അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ തെറ്റിക്കുന്ന ഒന്നാണ് നെഞ്ചത്താണ് കൈവെക്കേണ്ടത്. അത് പല ആളുകളും തെറ്റിയാണ് ഉപയോഗിക്കുന്നത്. 10 കിതാബ് എന്ന് പറഞ്ഞാൽ ഷാഫി മദഹബിലെ ഏറ്റവും ചെറിയ കിതാബുകളെ കൂട്ടിയിണക്കിയതാണ് 10 കിതാബുകൾ. അതാണ് 10 കിതാബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ കിതാബിൽ 2005 മുമ്പ് ഇറങ്ങിയ 10 മലയാള പരിഭാഷകളിൽ എഴുതി പിടിപ്പിച്ചത് ഇങ്ങനെയാണ്, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം രണ്ട് കൈകളും നെഞ്ചു കൊള്ളെ താഴ്ത്തണം. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം രണ്ട് കൈകളും നെഞ്ചു കൊള്ളെ താഴ്ത്തണം. ഇപ്പോ നെഞ്ചു കൊള്ളയില്ല, എവിടെ പോയി എന്നറിയില്ല. 2005 മുമ്പുള്ള 10 പരിഭാഷകളിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സാധാരണ മുസ്ലിങ്ങൾ അത് തെറ്റിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലത് കൈ ഇടത് കൈമേൽ വെച്ച് അലാ സദിരിഹി, അവിടുത്തെ നെഞ്ചിന്മേൽ വെക്കും. പിന്നെ സ്വാഭാവികമായും ആളുകൾക്ക് പരിചയമില്ലാത്ത മറ്റൊന്നാണ് നമസ്കാരത്തിൽ വിരലനങ്ങുക എന്നത്. സലഫികളായ ആളുകൾ പോലും അതൊന്നും അത്ര വലിയ വിഷയമല്ല, അത്ര വലിയ വിഷയമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളക്കിയിട്ടുണ്ടോ നോക്കണം. നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചത് തള്ളവരിൽ ചൂണ്ടവരിലേക്ക് താങ്ങായി കൊടുത്ത് ഇങ്ങനെ അഷ്ഹദു എന്ന് പറയുമ്പോൾ ചൂണ്ടണം എന്ന അർത്ഥത്തിലാണ് സാധാരണഗതിയിലുള്ള സർവ്വ മുസ്ലിങ്ങളും അതിനെ മനസ്സിലാക്കിയിരുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ അറബികളൊക്കെ ഇപ്പോഴും കൈയുയർത്തും, നിസ്കാരത്തിലല്ല, വെറുതെ പറഞ്ഞാലും ഉയർത്തും. അതൊരു സാക്ഷ്യപ്പെടുത്തലിന്റെ വാക്കാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലീമ ഒരു ഇസ്ലാമിലേക്ക് വരുന്ന ഒരാൾക്ക് ചൊല്ലിക്കൊടുക്കുമ്പോൾ അവർ കൈവരലെ പൊക്കി പിടിക്കും. അതൊരു ഷഹാദത്ത്, ഒരു സാക്ഷ്യവാക്കാണ്. അപ്പൊ നമ്മളോട് ഊഹിച്ചു എന്ത്, അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ വിരൽ ചൂണ്ടേണ്ടത് അഷ്ഹദു എന്ന് പറയുമ്പോൾ ആയിരിക്കും അല്ലെ, ഹദീസിൽ കൂടാല്ലെന്നില്ല, നമ്മുടെ ഊഹാണ്, നമ്മുടെ സങ്കല്പാണ്, നമ്മുടെ സാങ്കല്പിക ചിന്തയാണ്, അങ്ങനെ ആയിരിക്കും. അല്ലാതെ എവിടെ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൽ ഇരുന്നാൽ ഉടനെ വിരൽ ചൂണ്ടുമായിരുന്നു, അത്തഹിയാത്തിൽ ഇരുന്നാൽ ഉടനെ വിരൽ ചൂണ്ടുമായിരുന്നു. തള്ളവിരലും നടുവിരലും ഇങ്ങനെ റൗണ്ടാക്കി പിടിക്കുമായിരുന്നു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിഫത്തു സ്വലാത്ത് എന്ന കൊച്ചു കൊച്ചു പുസ്തകം നമ്മുടെ പള്ളിയിലൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ പുസ്തകം, അടുത്ത് വായിച്ചു നോക്കി നമുക്കറിയാം. എന്നിട്ട് ഈ വിരൽ ചലിക്കുമായിരുന്നു. ഈ ചലനം ഇഷ്ടപ്പെടാത്തത് അഷദ്ദു അല ശൈത്വാൻ പിശാചിനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ ഇളകുക എന്നുള്ളത് ആ ഇളകുന്നതിന്റെ രൂപം യദ്ഉ ബിഹാ, അതുകൊണ്ട് വിളിക്കുന്നത് പോലെ തോന്നുമായിരുന്നു, ആരെ വിളിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഇത്ര വലിയ അത് ഒരാൾ ഇളക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നിസ്കാര പാത്തിലായി പോകുന്നല്ല, പക്ഷേ ആ ഇളക്കുന്നതിനെ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല, വിഷയം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരൽ ഇളകുമായിരുന്നു നിസ്കാരത്തിൽ. ഇങ്ങനെ വെറുതെ ഇളക്കിക്കൊണ്ടിരുന്ന നിസ്കാര പാത്തിലായി പോകില്ലേ? റുക്കോയിൽ നമ്മൾ ഇളകുന്നുണ്ട്, സുജൂദിൽ നമ്മൾ ചുരുളുന്നുണ്ട്, എണീക്കുമ്പോൾ നമ്മൾ കൈകുത്തി എണീക്കുന്നുണ്ട്. അപ്പോൾ നിസ്കാരം പോവാത്തത് എന്താ? തക്ബീറത്തിൽ ഇളകുന്നുണ്ട്, തക്ബീറത്തിൽ ഇഹ്റാമിൽ ഇളകുന്നുണ്ട്, സുജൂദിലേക്ക് റുക്കൂലേക്കൊക്കെ പോകുമ്പോൾ ഇളകുന്നുണ്ട്. നിസ്കാരത്തിൽ ആ ഇളക്കം പ്രശ്നമല്ലാത്തത് എന്താണ്? നിസ്കാരത്തിലുള്ള ഇളക്കമാണ്. അപ്പൊ ഈ ഇളക്കം നിസ്കാരത്തിൽ ഉള്ളതാണോ എന്ന് പരിശോധിക്കണം. അത് സ്വഹീയായ ഹദീസിൽ വന്നതാണ്, ഇപ്പൊ നിസ്കാരത്തിലുള്ളതാണ്. ശരി, ഞാൻ ഈ വാദം വിശദീകരിക്കാനല്ലത് പറഞ്ഞത്, എന്റെ ഭാര്യ നിസ്കാരത്തിന്റെ പൂർണ്ണ അർത്ഥതലങ്ങളെ ഇപ്പോഴും മനസ്സിലാക്കാത്തവളാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഭാര്യ, ഭർത്താവ്, പാപ്പ, ഉമ്മ, മക്കള്, കുടുംബജീവിതത്തിന്റെ കുറെ രസമുള്ള ഭാഗങ്ങൾ അത് പറയാന്നുള്ളതല്ല. എന്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് നിസ്കരിക്കാൻ അറിയില്ലെങ്കിൽ എന്റെ ഭാര്യയെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. കൈകെട്ടുന്നത് ഇങ്ങനെ കെട്ടുന്നവരുണ്ട്, തണുപ്പകറ്റാൻ വേണ്ടി കൈകെട്ടി നിൽക്കുന്നത് പോലെ. എങ്ങനെയെങ്കിലും കെട്ടിയാൽ മതിയോ? പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന അള്ളാഹിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ് നമസ്കാരം. ആ ഓർമ്മ നമുക്ക് നിസ്കാരത്തെ കുറിച്ച് ഉണ്ടാവണം. തടസ്സവന്റെ മുമ്പിലാണ്. സാധാരണ MLA MP മന്ത്രിയൊക്കെ കാണാൻ പോകുമ്പോൾ തന്നെ ആളുകൾ നല്ല ഉഷാറായിട്ടാ പോവുക. അള്ളാഹിന്റെ പള്ളിക്ക് വരുമ്പോ, അള്ളാഹിന്റെ അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ വരുമ്പോ വളരെ ഉഷാറായിട്ട് മനസ്സും ശരീരവും ഒക്കെ ക്ലിയറായിട്ട് വരണം. അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ ആമുഖം വെച്ചതെന്തിനാന്ന് ചോദിച്ചാൽ, ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം. അതിനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നമസ്കാരം തന്നെ എത്ര മണിക്കൂറുകൾ പറയാം. അതുപോലും ഇന്നും ശരിയാവാത്ത ആളുകൾ നമ്മുടെ കുടുംബത്തിന്റെ ഇസ്ലാമീകരണവും കുടുംബത്തിന്റെ ആദർശവും പഠിക്കുന്ന രംഗത്തുണ്ടെങ്കിൽ അത് വേഗം തിരുത്തണം, വേഗം നന്നാവണം. നാളെ പരലോകത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം അനിസ്സലാത്ത്, ആരാധനകളുടെ കൂട്ടത്തിൽ നിസ്കാരത്തെ കുറിച്ചാണ്. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അനിൽമ, വെള്ളത്തെ കുറിച്ചാണ്. എങ്ങനെ അനുഗ്രഹങ്ങൾ നിനക്ക് തന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹ് ആദ്യം ചോദിക്കുക കുടിവെള്ളം കിട്ടിയില്ലേന്നാണ്. ഇബാദത്തിന്റെ കാര്യം ചോദിക്കുമ്പോ അള്ളാഹ് ആദ്യം ചോദിക്കുന്നത് അനിസ്സലാത്ത്, നമസ്കാരത്തെ കുറിച്ചാണ്. ഒരു മുസ്ലിമും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണെങ്കിൽ ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. എന്റെ ഭാര്യ, എന്റെ മക്കൾ, എല്ലാവരും നമസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണം, നിക്ഷമിക്കണം എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പലരും വിരുന്നു വരും, ജേട്ടന്റെ മക്കൾ തന്നെ കുവൈത്തിലുണ്ടാവും, അനിയന്റെ മക്കളുണ്ടാവും കുവൈത്തില്, ജേട്ടന്റെ മോനോ ജേട്ടന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും. അവർ നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം, ഒരു ഹോളിഡേ കിട്ടിയ ദിവസം വരികയാണ്. നമ്മൾ നല്ല ഫുഡ് ഒരുക്കി, രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അവർക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി കൊടുത്തു. പക്ഷെ അവർ കിടക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കണം, നമസ്കരിച്ചിട്ടുണ്ടോ? ആ ചോദിക്കുന്നത്, ആ മക്കളോട് ചോദിക്കുന്നത്, ഏയ് അത് മോശമായി പോകും എന്ന് നാം വിചാരിക്കാൻ പാടില്ല. കാരണം അവരെ നമ്മൾ ക്ഷണിക്കേണ്ടത് ഇലൽ ജന്ന, സ്വർഗത്തിലേക്കാണ്, നരകത്തിലേക്കല്ല. ആ ഒരു ദിവസം വന്നതാണ് ഞാൻ അവരെ വെറുപ്പിക്കാൻ നിൽക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അവരോട് നമസ്കാരത്തെ തൊട്ട് ഉപദേശിക്കണം, പറയണം, കൽപ്പിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ സുദീർഘമായ സംസാരം ഇന്നുണ്ടാവില്ല. ഇൻഷാല്ലാ കുടുംബത്തിന്റെ ഒരു ചില ഭാഗത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെയുള്ള ഒരു കൊച്ചു യാത്ര എന്ന് ഞാൻ ആദ്യ സംസാരത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞല്ലോ, അവിടേക്ക് പ്രവേശിക്കുകയാണ്. വിവാഹം എന്നത് അല്ലാഹു തആല ഒരു അനുഗ്രഹമായി തന്നതാണ്. സന്യാസം നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. ക്രൈസ്തവ പാതിരിമാർ വിവാഹം കഴിക്കൽ വേണ്ട എന്ന് വെച്ചവരുണ്ട്. അതേപോലെ തന്നെ സന്യാസിമാർ വിവാഹം വേണ്ടെന്ന് വെച്ചവരുണ്ട്. ഭക്തിയും തഖ്വയും ഇഖ്ലാസും കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിച്ചിട്ട് മൂന്ന് ആളുകൾ പറയുന്നതിൽ ഒരാൾ പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കൂല എന്നാണ്. ഒരാൾ പറഞ്ഞതോ ഞാൻ എന്നും നോമ്പായിരിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ തീരുമാനവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവരല്ല. അപ്പൊ വിവാഹം അത്യന്താപേക്ഷിതമാണ്, നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തോടെ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ വിവാഹം കഴിക്കണം, അള്ളാഹു നിങ്ങളെ ഐശ്വര്യവാനാക്കും. കാര്യമായൊരു ജോലി എനിക്കായിട്ടില്ല, എല്ലാ നിലക്കും ഞാൻ ചിന്തിച്ചതുപോലെ, ഞാൻ സങ്കല്പിച്ചതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ ഒരു വലിയ സാലറി കിട്ടുന്ന ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ട് എന്റെ കല്യാണം ഉണ്ടാകൂ എന്ന് തീരുമാനിക്കാൻ പാടില്ല എന്നാണ് ഹദീസ് എന്ന് ആയത്തിന് മനസ്സിലാണ്. പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ട് ജീവിതത്തേക്ക് പ്രവേശിക്കാന്നല്ല, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. കല്യാണത്തിന് സഹായിക്കേണ്ടത് പുരുഷനെയാണ്. കല്യാണത്തിന് സഹായിക്കേണ്ടത് നാട്ടിൽ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ വരിക, പണ്ടൊക്കെ കത്താ വരണ്ട്, അപ്പൊ പിന്നെ കത്തില്ലല്ലോ. ആ അയൽവാസിയുടെ കുട്ടിന്റെ കല്യാണം ഉണ്ട്, സ്വർണത്തിനൊക്കെ വില കൂടിയിട്ടുണ്ട്, സഹായിക്കണം. സത്യത്തിൽ നമ്മൾ സഹായിക്കേണ്ടത് പുരുഷനെയാണ്. നമ്മുടെ അയൽപ്പക്കത്തെ ഒരാൾ താമസിക്കുന്നുണ്ട്, അവന്റെ വീട് ചെറുതാണ്, കല്യാണം കഴിക്കാൻ എല്ലാ സംവിധാനങ്ങളും പിന്നെ ഏകദേശമായിട്ടുണ്ട്, പക്ഷേ തടസ്സം എന്താണ്, മര്യാദക്ക് റൂമില്ല. നമ്മളെല്ലാരും കൂടി ഉണ്ടാക്കി കൊടുക്കണം. കല്യാണം കഴിക്കാൻ അവന് തടസ്സം, കുറച്ചൊക്കെ ഒരു ചെലവുണ്ടല്ലോ വിവാഹത്തിന്, അതുപോലും അവന്റെ കയ്യിൽ മര്യാദക്കില്ല. ജീവിതം അങ്ങനെ നിലത്തിക്കൊണ്ട് പോകാൻ അവന് കഴിയും, അതിനെ നമ്മൾ സഹായിക്കണം. പുരുഷനെയാണ് സഹായിക്കേണ്ടത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة പരിശുദ്ധ ഖുർആൻ പറയുന്ന പ്രയോഗം, നിങ്ങൾക്ക് നിങ്ങളാകുന്ന വർഗത്തിൽ നിന്ന് ഇണയെ ഉണ്ടാക്കിത്തന്നു എന്നത് അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആരുടെ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എന്തിനാണ് നിങ്ങൾക്ക് വിവാഹം ഉണ്ടാക്കി തന്നത്? ലിതസ്കുനു ഇലൈഹ, പുരുഷന് പെണ്ണിൽ സമാധാനം കിട്ടാൻ. അപ്പൊ സമാധാനം കൊടുക്കേണ്ട സ്രോതസ്സാരാ? പെണ്ണാണ്. അവന്റെ ആണ് സമാധാനം കൊടുക്കണ്ടേ? സ്വാഭാവികമായിട്ടുണ്ടാവും. പെണ്ണും കൊണ്ട് സമാധാനം തന്നാൽ സ്വാഭാവികമായി സമാധാനം തിരിച്ചു കിട്ടും. ജോലിക്ക് പോകേണ്ടതാണ്, അധ്വാനിക്കേണ്ടതാണ്, അവളുടെ ചികിത്സാ ചെലവ് നടത്തേണ്ടതാണ്, അവളുടെ എല്ലാവിധ ചെലവുകളും വഹിക്കേണ്ടതാണ്. അതുകൊണ്ട് പെണ്ണിന് യാതൊരു ചെലവില്ല. ജോലിക്ക് പോയാൽ തന്നെ സാലറി ഭർത്താവ് ചോദിച്ചു വാങ്ങാൻ പാടില്ല, തന്താ സ്വീകരിക്കാം, ഹദിയയാണ്. അതുകൊണ്ട് വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ എനിക്ക് 50 സെന്റാ, എന്റെ പങ്കക്ക് 25 സെന്റേ ഉള്ളൂ. ആണിന് 1 ഏക്കർ കിട്ടുമ്പോ പെണ്ണിന് 50 സെന്റേ ഉള്ളൂ. ആണിന് 10 സെന്റ് കിട്ടുമ്പോ പെണ്ണിന് 5 സെന്റേ ഉള്ളൂ. ഏതായാലും ഞങ്ങൾ 5 മക്കളെ ഉള്ളൂ, എല്ലാവർക്കും ഒരുപോലെ ആക്കാം. ശരിയല്ല. ഇനിയിപ്പോ വാപ്പിയമ്മയൊക്കെ മരിച്ചുപോയില്ല, ഇനിയിപ്പോ സ്വത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ നിൽക്കണ്ട, എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതും അങ്ങനെ ഓഹരി വെക്കുന്നതും ശരിയല്ല. പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ട് അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്, എന്തെങ്കിലും കാരണത്താൽ ഉണ്ടാവാതിരിക്കട്ടെ, എന്തെങ്കിലും കാരണത്താൽ അവൾ തൊലാക്കിൽ കലാശിക്കേണ്ടി വന്നാൽ ആ പെങ്ങളെയും കൂടെയുള്ള കുട്ടിയെയും കുട്ടികളെയും ഒരുപക്ഷെ ഓട്ടേണ്ടി വരുന്നതും പരിപാലിക്കേണ്ടി വരുന്നതും വാപ്പയും ഉമ്മയും ഇല്ലാത്ത സ്ഥിതിക്ക് ആങ്ങളെ എന്ന നിലക്ക് നീയാണ്. അതുകൊണ്ട് അപ്പ മനസ്സിലൊരു കുത്തുണ്ടാകാൻ പാടില്ല. വാപ്പാന്റെ സ്വത്ത് നിന്ന് 1 ഏക്കർക്ക് കിട്ടിയിട്ടുണ്ട്, അവക്ക് 50 സെന്റേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അവളെ നോക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ആണിന്റെ പകുതിയാണ് പെണ്ണിന് സ്വത്ത്. സമാധാനം കൊടുക്കേണ്ടത് പെണ്ണാണ്. വിവാഹത്തിന്റെ ലക്ഷ്യമായി എന്ന് പറയുന്നത് ലിത്തസ്കൂനു ഇലൈഹ, വീട് എന്ന മലയാള പദത്തിന് അറബിയിൽ എത്ര പദമുണ്ട്? കുറേയുണ്ട്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ചില പദങ്ങളുണ്ട്. ബൈത്ത്, രാത്രി താമസിക്കുന്ന സ്ഥലം. ദാറ്, ചുറ്റും വീടുണ്ട്, നമ്മുടെ വീടിന് ചുറ്റും. ചുറ്റും വീടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന് അറബിയിൽ ദാർ എന്ന് പറയാം. മലയുടെ മുഗൾ ഭാഗത്തിലൂടെ പരന്ന പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ നടന്ന് മണൽക്കൂനകൾ ഉണ്ടാവും, അതിന്റെ മുഗൾ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകും അറബികൾ ഒട്ടകം കുതിരയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിന്റെ മലഞ്ചെരുവുകളിൽ ചെറിയ ചെറിയ ടെന്റുകൾ കിട്ടും, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയും ആദിത്യ മര്യാദ പ്രകാരം. അങ്ങനെയാണ് മൻസിൽ എന്ന പേരുണ്ടായത്, ഇറങ്ങി വന്ന് നിൽക്കാനുള്ള സ്ഥലം. നമ്മളെ ഇവിടെ മിക്കവാറും കയറി പോകാൻ പോയിരിക്കേണ്ട സ്ഥലം. ഇങ്ങോട്ട് കയറിക്കോന്ന പറയാം, നമ്മുടെ വീട്ടിലൊക്കെ കയറിക്കോളൂ, ഇറങ്ങിക്കോളി എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയാണ് അറബിയിൽ മൻസിൽ എന്ന പേര് വന്നത്. 4-ാമത്തെ പേര് മസ്കനാണ്. എന്താ മസ്കൻ? സമാധാന കേന്ദ്രം, സക്കീനത്തുള്ള സ്ഥലം. ഭാര്യയും ഭർത്താവും നല്ല സമാധാനത്തിലാണ്. മലപ്പുറം ജില്ലയില് പറയുന്നൊരു വാക്കുണ്ട്, ചോറും കൂട്ടാൻ വെച്ച് കളിക്കാറ് ചെറിയ കുട്ടികള്. നിങ്ങൾ പല ജില്ലക്കാരുണ്ടാവും, നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? എന്താന്ന്, കുട്ടികൾ ഇങ്ങനെ ചിരട്ടയിൽ മണ്ണ് വാരി കയറൊക്കെ കെട്ടി തുലാസാക്കി ഇല കൊടുത്ത് പൈസയാക്കിയൊക്കെ കളിക്കും ചെറിയ മക്കൾ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ നാട്ടിൽ പേര് പറയുന്നത്, ആ പേര് മനസ്സിൽ വിചാരിച്ചോളൂ, ഇങ്ങനെ കളിക്കാണ്. അപ്പൊ ഒരാൾ ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കും, ഒരു ചെറുപ്പക്കാരൻ ഇതിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയുടെ മുടി പിടിച്ച് താഴ്ത്തി പുറത്ത് 2 കുത്തം കൊടുത്തു. ഇത് നോക്കി നിൽക്കുന്ന മനുഷ്യന് സഹിക്കാൻ പറ്റില്ല. ഇത്രയും കുട്ടികളെ കൂട്ടത്തു നിന്ന് ഈ കുട്ടി മാത്രം എന്തെങ്ങനെ എന്ന് വിചാരിച്ചാൽ കണ്ണ് വലുതാക്കി തുറപ്പിച്ചൊന്ന് നോക്കി ആ കുട്ടിയെ പേടിപ്പിച്ചു. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ഏയ് കാക്ക ഒന്നും പറയണ്ട, ഞങ്ങള് കളിക്കുകയാണ്, ഞാൻ ഉമ്മയാണ്, ഓൻ ബാപ്പയാണ്. അപ്പൊ ഈ കുട്ടിന്റെ വിചാരം എന്താ, ബാപ്പ ആവണമെങ്കിൽ ഈ റോൾ എടുക്കണമെന്നാ. പെൺകുട്ടിന്റെ വിചാരം എന്താണ്, ഉമ്മ ആവണമെങ്കിൽ ഇടക്കിടക്ക് പുറത്ത് ചവിട്ടും കുത്തും കിട്ടണമെന്നാ. അപ്പൊ വീട്ടിൽ നിന്ന് കണ്ട ഉമ്മ ഇങ്ങനെയാണ്. ഓൾ കളിക്കുമ്പോൾ വീട്ടിൽ നടക്കുന്നത് അഭിനയിക്കുകയാണ്. ആ വീട് മസ്കനല്ല, ആ വീട് സക്കീനത്തുള്ള സ്ഥലമല്ല, ആ വീട് സമാധാനമുള്ള സ്ഥലമല്ല. പിന്നെ അത് സമാധാന കെടുതി സംഭവിച്ച വീടാണ്. അള്ളാഹു നമ്മുടെ വീടുകളെ സമാധാനമുള്ള വീടാക്കി മാറ്റട്ടെ. അപ്പൊ ഖുർആൻ പറഞ്ഞ വാക്കാണ്, വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, വിവാഹം കഴിച്ചത് മുതൽ അല്ലാഹ് നിങ്ങൾക്കുണ്ടാക്കി തരും അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ മുദ്ദ്. മവദ്ദത്ത് എന്നാണ് മലയാള വാക്കിൽ അതിന്, മലയാള നിഘണ്ടുവിൽ അതിന് പറ്റിയൊരു വാക്കേ ഇല്ല. അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹു ഉണ്ടാക്കി തരും. എത്രയാണ് സ്നേഹം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്ന് ചോദിച്ചാൽ, അട്ടോ അല്ലാഹു വെച്ച ഒരു ലിമിറ്റുണ്ട് അതിനിപ്പുറത്തേക്ക് എന്നാലും നമുക്ക് വിശദീകരിക്കാം. അങ്ങേയറ്റത്തെ വിശദീകരിക്കാനാവാത്തൊരു സ്നേഹം അല്ലാഹു തആല ഉണ്ടാക്കി തരും. ഇതിനാണ് വിവാഹം, ഇതിനാണ് വിവാഹം. ആദ്യത്തെ 7 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഒരു ജോലി പോലും കൽപ്പിക്കാൻ പാടില്ല. ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നവരുണ്ട്, പെണ്ണിന്റെ വീട്ടിൽ തന്നെ നിർത്തുന്നവരുണ്ട്. കണ്ണൂർ ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്ത് ചില ഭാഗങ്ങളിലൊക്കെ അറ സംവിധാനമാണ്, അവിടെ തന്നെ നിർത്തല്ലേ. അതിന്റെ തെട്ടു ശരിയെന്ന് ഇപ്പൊ വിശദീകരിക്കാൻ നേരമില്ല കേട്ടോ, അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഏറ്റവും ഹൈറും ഏറ്റവും നല്ലതും കല്യാണം കഴിച്ച ആണിന്റെ അടുത്തേക്ക് കൊണ്ടുപോകലാണ്. അങ്ങനെയാണ് സഹാബക്കിറാം ഒക്കെ ചെയ്തിരുന്നത്. ഇനി ഒരു പെണ്ണിന്റെ വീട്ടിൽ നിർത്തി എന്ന് വിചാരിച്ചിട്ട് ഹറാമെന്നാവൂല, യോജിക്കാൻ ചില പ്രയാസം ഉണ്ടാവും ചില ആളുകൾക്കൊക്കെ. നിങ്ങൾ ചർച്ച ചെയ്തോളി, അതിനെപ്പറ്റി ചോദ്യം ചോദിക്കണ്ട. ആ വിഷയത്തിൽ ക്വസ്റ്റ്യനും ആൻസറൊന്നുമില്ല കേട്ടോ. അതൊരു ഹറാമും ഹലാലും വിശദീകരിക്കേണ്ട ഭാഗമൊന്നുമല്ല. പക്ഷേ ഏറ്റവും ഹൈറ് അങ്ങനെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് പെണ്ണ്, നിന്റെ വീട്ടിലെ ഭരണാധികാരി എന്നല്ല, ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് നീ. ആവട്ടെ, അപ്പൊ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാ. കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അന്ന് മുതൽ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിന് അതിർവരമ്പുകളില്ല. എന്നാൽ അല്ല വെച്ച ചില ലിമിറ്റുണ്ട്, അല്ല വെച്ച ലിമിറ്റുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും നല്ല സൗഭാഗ്യം ഭൂമിയിൽ കിട്ടുന്നത് 3 എണ്ണമാണ്. ഇത് കിട്ടിയാൽ പിന്നെ ഇങ്ങനെ തലേ ചൊറിഞ്ഞിട്ട് ടെൻഷൻ പറയാൻ പാടില്ല, എന്താ ചെയ്യുക ആകെ പ്രശ്നമാണ്, എന്താ ചെയ്യുക ആകെ പ്രശ്നമാണ് എന്ന് പറയാൻ പാടില്ല. 3 കാര്യം കിട്ടിയാൽ, ഏതാണ് 3 കാര്യം? 1, മസ്കനുൻ സ്വാലിഹുൻ, താമസിക്കാൻ പറ്റിയ ഹറാമിന്റെ പണമില്ലാത്ത ഹലാലിന്റെ പൈസ കൊണ്ടുണ്ടാക്കിയ ഒരു വീട്. ലോട്ടറി കിട്ടിയ പൈസ കൊണ്ടുണ്ടാക്കിയതല്ല, പലിശ പണം കൊണ്ടുണ്ടാക്കിയതല്ല, ബാങ്കിൽ പണമിട്ടിട്ട് അതിന്റെ പലിശ എടുത്ത് വാങ്ങിയതല്ല, പിന്നെ ശുദ്ധീകരിച്ച പണം കൊണ്ട്, 100 രൂപക്ക് 250, 100 രൂപക്ക് 250, 1000 ന് 25, 10000 ന് 250, 100000 ന് 2500. ഇതാണ് സക്കാത്ത്. അത്രയേ ഉള്ളൂ, അതിൽ അപ്പുറം കൊടുത്തിട്ടുണ്ടാവും നമ്മൾ പൈസ പല ആളുകൾക്ക്. പക്ഷെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. നാട്ടിലൊക്കെ സക്കാത്തിന്റെ കമ്മിറ്റി എന്നാ എന്താ പറയുമോ, അന്നൊരു 500 ഇരിക്കോ, 1000 ഇരിക്കോ, റെസിപ്റ്റ് സക്കാത്താവോ? അത് സക്കാത്തേ ആവുള്ളൂ, സക്കാത്താവൂല. സക്കാത്ത് തന്നെ 1000 ഇരിക്കോ 2000 ഇരിക്കോ എന്ന് പറയാൻ പറ്റില്ല. കണക്ക് കൂട്ടിയിട്ട് നോക്കണം, കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇത്ര ഉണ്ട്. ചിലപ്പോ 1750 ഉണ്ടാവും, ചിലപ്പോ 2250 ഉണ്ടാവും, ചിലപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, പണത്തിന്റെ സക്കാത്ത് കൊടുത്ത് കാത്തു വെച്ച് 1 വർഷം തികഞ്ഞ പണം കൊണ്ടാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ, ശുദ്ധീകരിച്ച പണം കൊണ്ടൊരു വീടുണ്ടാക്കി, എത്ര റൂമുള്ള വീടുണ്ടാക്കാം? 100 or 200 ബെഡ്റൂമുള്ള വീടുണ്ടാക്കാം. ഇതൊക്കെ താമസിക്കാൻ ആള് വേണം, ഇതൊക്കെ താമസിക്കാൻ ആള് വേണം. ഒരു പ്രശ്നമല്ല, ഒരു വാപ്പാക്ക് 15 മക്കളുണ്ട്, ഇപ്പൊ സുഹേർ ചുങ്കത്തരക്ക് 16 മക്കളുണ്ട്, ഇവർക്ക് വലിയ വീട് വേണ്ടി വരും അല്ലെ. എത്ര ആളാണ് താമസിക്കാനുള്ളത്, അത്ര ആളുകൾക്കുള്ള റൂം വേണം. ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു റൂം, 2 റൂം നിങ്ങൾക്ക് അധികം ഉണ്ടാക്കാം. അതിൽ ദുയൂഫ് അതിഥിക്ക് വേണ്ടിയുള്ളതാണ്. എപ്പോഴും വീട്ടിൽ ഇങ്ങനെ അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് റൂം ഉണ്ടാക്കാം. അധിക റൂമുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആ വീടുകൾ മുഴുവനും ലിശയാത്തീൻ, ആ റൂമൊക്കെ പിന്നെ ആർക്കുള്ളതാ? പിശാചുക്കൾക്കുള്ളതാണ്. നമ്മളിങ്ങോട്ട് പോകുന്നു ഭാര്യനെ കൂട്ടിയിട്ട്. ഇപ്പൊ നാട്ടിലാരുള്ളത്? വാപ്പിമ്മേ. താഴെ 3 ബെഡ്റൂം, മേലെ 4 ബെഡ്റൂം, അല്ലെങ്കിൽ 2 ബെഡ്റൂം. വാപ്പാക്കുമ്പാക്കാത്ത പണി ഇതിടക്കിടക്ക് ഒരു മാറാമില്ലാട്ടല്. അതിലാരാ താമസിക്കല്? ശൈത്താൻ, പിശാജ് താമസിക്ക. അല്ല, ആരും വരാനില്ല, വെറുതെ ആറുകാരായിട്ട് വരാനൊന്നുമില്ല. എന്നാലും മണിമാളിക ശബ്ദം ഉണ്ടാക്കും, അവിടേക്കാണ് ദൂർത്ത് വരുന്നത്. ആളുണ്ടോ വരാൻ ആളുണ്ടോ അനുസരിച്ചൊക്കെ വീട് ഉണ്ടാക്കാം. സക്കാത്ത് കൊടുക്കുന്ന ആളാണോ അല്ലാ സാമ്പത്തികമായി അനുഗ്രഹിച്ചാലാണോ പ്രശ്നമില്ല, അയാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വീടിനെ ഉണ്ടാക്കാം, പ്രയാസമില്ല. ആവട്ടെ, തിരിച്ചുകൊണ്ട് തന്നെ വരിക. അപ്പം മസ്കൻ, ബൈത്ത്, മൻസിൽ, ദാർ, നമ്മുടെ വീട് മസ്കനാകണം. നമ്മുടെ വീട് മസ്കനാകണം. ഭൂമിയിലെ മൂന്ന് സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് എന്ത്? മസ്കനുൻ സ്വാലിഹുൻ. രണ്ടാമത്തത് മർക്കബുൻ സ്വാലിഹുൻ, സഞ്ചരിക്കാൻ പറ്റിയ നല്ലൊരു വാഹനം. അങ്ങനെ അനുഗ്രഹമാണിത്. മൂന്ന് സൗഭാഗ്യങ്ങൾ കിട്ടിയാൽ പിന്നെ ടെൻഷൻ പറയാൻ പാടില്ല. ഒന്നാമത്തത് നല്ല വീട്, രണ്ടാമത്തത് നല്ലൊരു വാഹനം, മൂന്നാമത്തതോ മർഅത്തുൻ സ്വാലിഹ, നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണ്. നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, പെണ്ണ് പോക്കാണെങ്കിലോ? പെണ്ണ് നല്ല ഉഷാറാണ്, ജീനി ബോധമുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഭാര്യ. സഞ്ചരിക്കാൻ ഒരു വാഹനമൊക്കെ ഉണ്ട്, പക്ഷെ കിടക്കാൻ വീടില്ലെങ്കിലോ? അതൊക്കെ പ്രശ്നങ്ങളാണ്. ഈ രണ്ടും സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാവും. അത്യാവശ്യം പൈസ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാവും, വാഹനം വാങ്ങാം, വീടുണ്ടാക്കാം. പക്ഷെ മറ്റത് പണം കൊണ്ട് കിട്ടൂല. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം തന്നെ വേണം. അത് നല്ലൊരു സ്വാലിഹത്തല്ല നമ്മുടെ വീട്ടിലെ പെണ്ണെങ്കിൽ. രാത്രി 12 മണിയായാലും കേരളത്തിലൊക്കെ എത്തിയാലും നമ്മുടെ നാട്ടിലൊക്കെ എത്തിയാല് വീട്ടിൽ പോകാൻ തോന്നൂല. അങ്ങാടിന് ഇരിക്കുണ്ടാവും, സ്വര പറഞ്ഞിട്ട് എന്താ പോവാത്തത്? ഒരു ജാതി സാധനാണ്. ഞാൻ നാടൻ സംസാരം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പോവാ മനസ്സ് തോന്നൂല, പോവാനുള്ള മനസ്സില്ല. എല്ലാം ഉണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിൽ സ്വാലിഹത്തായൊരു പെണ്ണിനെ കിട്ടാതെ പോയി. ഞാൻ ഫറോക്ക് ചുങ്കത്ത് ഹബീബിന്റെ ഒക്കെ നാട്ടിൽ 3 വർഷം ഹുത്ത് പറഞ്ഞു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെല്ലുമ്പോ രാവിലെ ഇട്ടൊരു മാക്സിയായിട്ട് വൃത്തിയില്ലാതെ എന്തോ ഒരു ജാതി കോലത്തിൽ അവിടെ ഉണ്ടാവും. ശരിക്കൊരു പെണ്ണിന് ബെഡ്റൂമിലാണ് സുഗന്ധം ഉപയോഗിക്കാൻ പറഞ്ഞത്, ആഭരണമുണ്ടെങ്കിൽ അണിയാൻ പറഞ്ഞത്. ആഭരണമുണ്ടെങ്കിൽ അണിയേണ്ടത് വീട്ടിന്നാണ്, പുറത്തേക്ക് പോകുമ്പോൾ ആഭരണം ആവശ്യമില്ല. മുഖമക്കരയിട്ട് പരത്തിട്ട് ഒന്നും എല്ലാം മൂടി പുതച്ച് പോകുന്ന സമയത്ത് എന്തിനാ ആഭരണം? അതിന്റെ ആവശ്യമില്ല. ഭർത്താവ് വരുമ്പോ ആഭരണമൊക്കെ അണിഞ്ഞ് സുഗന്ധമൊക്കെ ഉപയോഗിച്ച്, സുഗന്ധമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് ബെഡ്റൂം. പിന്നെ ഫ്ലവറൊക്കെ ഒന്ന് മാറ്റിവെച്ച് കട്ടിൽ വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ ആ ഒരു പുതിയ റൂമിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഭർത്താവിനെ കാത്തിരിക്കണം. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാ സൗകര്യം ഉണ്ടായിട്ട് ഒരു ജാതി മൂദേവി കേട്ടോ. അതുകൊണ്ട് എനിക്ക് വൃത്തിയിലും ഭംഗിയിലും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു ദിവസം അങ്ങാടിയിൽ നിന്ന് ഞാനിങ്ങനെ ആളുകളോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ സൗന്ദര്യവതിയായൊരു പെണ്ണ് പോകുന്നത് ഞാൻ കണ്ടു. നോക്കിയപ്പോ എന്റെ ഭാര്യയാണ്. അപ്പൊ പുറത്തേക്ക് പോകുമ്പോഴാണ് അടിച്ചു പൊളിച്ച് നടക്കുന്നത്. വീട്ടില് ഭർത്താവിനെ സന്തോഷിപ്പിക്കാനോ ഭർത്താവിന് സൗന്ദര്യം വർദ്ധിപ്പിച്ച് കാണിച്ചു കൊടുക്കാനോ ഉള്ള ഒരു ഏർപ്പാട് ജീവിതശൈലിയായി അവളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇതല്ല വേണ്ടത്. സുഗന്ധം ഉപയോഗിക്കുക, പൗഡറുകൾ ഉപയോഗിക്കുക, ബെഡ്റൂം വളരെ ക്ലീൻ ചെയ്യുക, ഏറ്റവും മനോഹരമാക്കുക, കാത്തിരിക്കണം. അതുകൊണ്ടാണ് പുരുഷന്മാരോട് പറഞ്ഞത്, നിങ്ങളൊരു സ്ഥലത്തേക്ക് സുദീർഘ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോ അറിയിപ്പില്ലാതെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. ചില ആളുകൾക്ക് രസമാണ്, കുവൈത്തിൽ നിന്നൊക്കെ പോകുമ്പോൾ മിണ്ടാതെ പോകും. എയർപോർട്ടിൽ ഇറങ്ങി സ്വന്തം ടാക്സി ഒക്കെ വിളിച്ചിട്ട് വീട്ടിലെത്താൻ നേരത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഈ ഏർപ്പാട് ശരിയല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞെന്താണ്? മുന്നറിയിപ്പില്ലാതെ ബാരിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. അന്ന് ഫോണില്ല, മൊബൈൽ സംവിധാനങ്ങൾ, ഇന്റർനെറ്റ് ഒന്നുമില്ല സഹാബത്തിന്റെ കാലത്ത്. എന്നിട്ട് എന്താ അവർ ചെയ്തത്? ആദ്യം പോകുന്ന കച്ചവട സംഘത്തോട് പറഞ്ഞേക്കും, ബുധനാഴ്ച അല്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ച അടുത്ത കച്ചവട സംഘം വരുന്നുണ്ട്, അതിൽ നിങ്ങളെ മോൻ ഉണ്ടാവൂട്ടോ, നിങ്ങളെ ഭാര്യ ഭർത്താവ് ഉണ്ടാവൂട്ടോ എന്ന മുന്നറിയിപ്പ് അവർക്ക് കിട്ടും. അങ്ങനെയാണ് അവർ വന്നിരുന്നത്. എന്തിനാണ് സാഹബത്ത് ചോദിച്ചപ്പോ, നിന്റെ ഭാര്യ നിന്നെ സന്തോഷിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കണം. സമാധാനം വല്ലാതെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട ഒന്നാണ് കുടുംബജീവിതം. അപ്പൊ ഈ മൂന്ന് കാര്യം, മസ്കനുൻ സ്വാലിഹുൻ, മർക്കബുൻ സ്വാലിഹുൻ, മർഅത്തുൻ സ്വാലിഹ, ഇത് മൂന്നും കിട്ടണം. തുൻകഹു തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം നടക്കാറുണ്ട്. മാലിഹ പെണ്ണിന്റെ സമ്പത്തിന് വേണ്ടി, വലി ജമാലിഹ അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി, വലി ഹസബിഹ കുടുംബ പേരിന് വേണ്ടി. ഭയങ്കര അറിയപ്പെട്ട തറവാടായിരിക്കും, അറിയപ്പെട്ട തറവാടായിരിക്കും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ പേരേ ഉണ്ടാവുള്ളൂ, ദീൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നാലാമതൊരു വിവാഹം നടക്കാറുള്ളത് വലി ദീനി ഹാ, ദീന് പരിഗണിച്ചുകൊണ്ടാണ്. കൂലിപ്പണിയെടുക്കേണ്ടി വന്നാലും നിനക്ക് നല്ലത്, കൂലിപ്പണിയെടുക്കേണ്ടി വന്നാലും നിനക്ക് നല്ലത് ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കലാണ്. ആര് പറഞ്ഞതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മള് സൗന്ദര്യം ഇങ്ങനെ നോക്കി മുഖത്തൊരു ചൊറി വന്ന് പാട് പോകുന്നില്ലെങ്കിൽ സൗന്ദര്യം പോയി. നാട്ടിലെ സ്ഥലം പറയുന്നില്ല കേട്ടോ. ഒരു സ്ഥലത്ത് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ സ്വകാര്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഞാൻ അത് ആ നാട്ടിലാരെങ്കിലോ കുടുംബത്തിലാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ടല്ലോ. പെട്ടെന്ന് കണ്ണിനൊരു വേദന, ഒരു പെണ്ണിന് ഡോക്ടറെ അടുത്ത് കൊണ്ടു, ഡോക്ടർ പറഞ്ഞു പരിശോധിച്ചൊന്നും മനസ്സിലായില്ല, കണ്ണിൽ എന്തെങ്കിലും കരട് കൂടിയിട്ടുണ്ടാവും, കരട് കൂടിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം വേദന കൂടി, പിറ്റേ ദിവസം വേദന കൂടി. 3 മാസം കൊണ്ട് ആ പെണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നു. 1-ാമത്തെ മാസം തന്നെ ഡോക്ടർ പറഞ്ഞു ഭർത്താവിനോട്, ഒരിക്കലും രക്ഷയില്ല, ഇതെന്താണ് അസുഖം തന്നെ മനസ്സിലായിട്ടില്ല. വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കാണിച്ചു. 3 മാസം കൊണ്ട് ആ പെണ്ണ് പൂർണ്ണമായി അന്ധയായി. പക്ഷെ 2.5 മാസാകുമ്പോഴേക്കും കാരണങ്ങൾ ഉണ്ടാക്കി തൊലാത്ത് ചൊല്ലി. അവൾ വിധവയാണ് അല്ലേ? എന്തിന്റെ കുറവാ? ആലോചിക്കുക. എനിക്കൊരസുഖം വന്നു, എന്റെ ശരീരത്തിൽ നിന്ന് ജലം പൊട്ടിയൊലിക്കുകയാണ്. അത് നാവുകൊണ്ട് നക്കിത്തുടച്ച് വൃത്തിയാക്കിയാലും പെണ്ണിന് ഭർത്താവിനോടുള്ള കടപ്പാട് തീരില്ല എന്ന് വിശദീകരണത്തിൽ പറഞ്ഞ പണ്ഡിതന്മാർ. അത്രമാത്രം കടപ്പാട്, അതങ്ങനെ ചെയ്യാനൊന്നുമല്ല, അതിന്റെ ബാധ്യതയുടെ വലുപ്പം കാണിക്കാനാണ്. ഇനി ഉള്ളിൽ ദീനുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. കാലം കൊണ്ട് മുറിഞ്ഞുപോയി ഒരു അപകടത്തിൽ. അപ്പോ വേണ്ട ഒത്താശ ചെയ്ത് ട്രീറ്റ്മെന്റ് നടത്തി എന്നെ സ്നേഹിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദീനുള്ളൊരു പെണ്ണ്. അതിനാണ് മർഅത്തുൻ സ്വാലിഹ വേണം എന്ന് പറഞ്ഞത്. എല്ലാ നിലക്കും അസ്വസ്ഥതകളില്ലാത്ത ജീവിതത്തിന് വേണ്ടി. കയറി വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി ഉമ്പറപ്പടിയിൽ കാത്തു നിൽക്കണം, സന്തോഷിപ്പിക്കണം, നല്ല വർത്തമാനം പറയണം. ഉമ്മു സലമ, അബു സലമ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചരിത്രം. എന്താ ചരിത്രം? രാവിലെ പോകുമ്പോ കുട്ടി വിറച്ച് പഠിക്കുകയാണ്, രോഗം മൂർച്ഛിച്ചിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് അബു സലമ വരുമ്പോ കുട്ടി എവിടെ ചോദിച്ചു, സലാം പറഞ്ഞിട്ട്. കുട്ടി അപ്പുറത്ത് ഉറങ്ങുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. കുട്ടി ഉറങ്ങിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോണ്ട എന്ന് കുട്ടിയുടെ അമ്മ ഇയാളുടെ ഭാര്യ പറഞ്ഞു. ശരി, ഞാൻ പോകുന്നില്ല. വെള്ളം കോരിക്കൊടുത്ത് കുളിക്കാൻ, ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഭക്ഷിക്കാൻ, പിന്നെ നിങ്ങൾ വിശ്രമിക്കൂ, കുട്ടിന്റെ അടുത്തേക്ക് പോകണ്ട. അയാൾ വിശ്രമിച്ചു. ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി സ്ഥാപിക്കേണ്ട ബന്ധം സ്ഥാപിച്ചു. എന്നിട്ട് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, അയൽപ്പക്ക വീട്ടിൽ നിന്ന് ഒരു സാധനം കടം വാങ്ങിക്കൊണ്ട് വന്നാൽ ഡേറ്റ് ആയാൽ കൊടുക്കണ്ടേ? ഭർത്താവ് പറഞ്ഞു, സംശയം എന്താ? ഡേറ്റ് ആയാൽ കൊടുക്കണം. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അല്ലാഹ് അനുഗ്രഹമായി തന്ന കുട്ടിയെ അല്ലാഹു തആല മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് ദേഷ്യം വന്നു. കുട്ടി മരിച്ചു കിടന്നൊക്കെയാണ് അപ്പുറത്തെ റൂമിൽ. എന്നിട്ട് വെള്ളം കോരി കൊടുത്ത് കുളിക്കാൻ, ഭക്ഷണം വിളമ്പി കൊടുത്ത് കഴിക്കാൻ, പിന്നെ ശാരീരിക ബന്ധം സ്ഥാപിച്ചു. അയാൾക്ക് ദേഷ്യം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടതിയിൽ പരാതി എത്തി. രണ്ടുപേരും വിളിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ, നിങ്ങൾ സ്ഥാപിച്ച ബന്ധത്തിലൂടെ നിങ്ങൾക്ക് സാലിഹായ മറ്റൊരു സന്താനത്തെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ, എത്ര നല്ല ഭാര്യ എന്ന് അയാളുടെ മുമ്പിൽ വെച്ച് പ്രോത്സാഹനം നൽകി തിരിച്ചുവിട്ടു. ഇതൊന്നും വേണ്ടില്ലായിരുന്നു. കാല് കുട്ടിയുടെ കാലിന് ചെറിയൊരു മുറി പറ്റിയാൽ ചിലപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തേക്ക് ആളെ പറഞ്ഞേ അല്ലേ? എന്താ പറയില്ലേ? അതല്ലെങ്കിൽ ചെറുത് പർവ്വതീകരിച്ച് പറഞ്ഞ് വെപ്രാളപ്പെടുത്തും. കയറി വരുമ്പോ 100 കൂട്ടം പരാതികളെ കൊണ്ട് അവൻ തലകയച്ചൊരു സമാധാനം കൊണ്ടാ, ഒന്ന് സ്വസ്ഥത കൊണ്ടാ, ഓഫീസിൽ ഏതാണ്ട് പ്രശ്നമായിരുന്നു, ഇവിടുന്നെങ്കിലും ഒരു സമാധാനം കൊണ്ടാ എന്ന് പറയേണ്ട അവസ്ഥയുണ്ടാകും. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കാറുള്ളത്. കുട്ടി മരിച്ചു കിടന്നിട്ടും കയറി വരുന്ന ഭർത്താവിന് അസ്വസ്ഥതയുണ്ടാകരുത്, കയറി വരുന്ന ഭർത്താവിന് വിഷമമുണ്ടാകരുത് എന്ന് തീരുമാനിച്ച ഭാര്യ. അതാണ് മർഅത്തുൻ സ്വാലിഹ. അത് കിട്ടാൻ അപൂർവ അപൂർവ ചാൻസുകളെ ഈ ആധുനിക ലോകത്തുള്ളൂ. കാരണം എല്ലാം യാന്ത്രികമായ ജീവിതമാണ്. ഇപ്പൊ പെണ്ണ് വിചാരിക്കുന്ന എന്താ അറിയോ, ഞാൻ ഈ ചാനലിൽ കാണുന്ന ആളെ കിട്ടണമെന്നാ. ആണും പെണ്ണും ഒക്കെ വിചാരിക്കുന്നത് ചാറ്റിംഗിലൂടെ, ഇന്റർനെറ്റിലൂടെ, ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ടാക്കാൻ പറ്റാത്ത സ്വപ്നങ്ങൾ ഉണ്ടാക്കുകയും അത് സാക്ഷാത്കരിക്കാനുള്ള ഒട്ടനവധി സ്വപ്നങ്ങൾ, പൂവണിയാത്ത സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന യുവതലമുറ. നമ്മൾ കടിമപ്പെടുകയാണ്. കുടുംബം നന്നാവണമെങ്കിൽ ആദ്യം ചിലതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കളയണം. ചാനലൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? മുജാഹിദ് ബാലുശ്ശേരി പറയണ, ഞാന് പ്രസംഗിക്കാൻ പോയി, പ്രസംഗം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട, വളരെ പെട്ടെന്ന് പോവാനുണ്ട്. കാരണം ഭക്ഷണത്തിന് ഒരു മണിക്കൂറൊക്കെ പോകും, അത് നടക്കാന് വർത്താനം പറയാൻ ഇരിക്കാന് തിന്നാൻ 5-10 മിനിറ്റ് മതിയാവും. സമയം അങ്ങനെ എല്ലാം കൂടി കണക്കൂട്ടുമ്പോ ഒരു മണിക്കൂർ പോകും. വേണ്ടാണ്. അപ്പൊ സംഘാടകർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മൂപ്പർ ഉണ്ടാക്കിയതാണ്, അയാൾക്ക് ടെൻഷനാവും. നിങ്ങൾ വരുന്നിട്ട് പറഞ്ഞിട്ട് അവരെ വീട്ടുകാര് വളരെ ഭംഗിയാക്കി ഉണ്ടാക്കി വെച്ചതാണ്, പോകണം എന്നാ പോവാന്നാണ്, നിർബന്ധമാണ് ഈ പോവാ. ഇയാള് മുന്നിൽ പോവാണ്, കുറച്ച് നടക്കാനുണ്ട്, ടോർച്ചടിച്ച് മുന്നിൽ നടക്കുന്നു. ബാലുശ്ശേരി ചെറിയ കാലുകൾ നീട്ടിവെച്ച് വലിച്ച് നടക്കുന്ന അയാളുടെ കൂടെ എത്താൻ, അയാൾ വേഗത്തിലാവുന്നു, അതിവേഗത്തിൽ ടോർച്ച് ബാക്കോട്ടടിക്കും, മുന്നോട്ടടിക്കും. അപ്പൊ എന്തോ പന്തി കേട്ടിട്ട് തോന്നി ബാലുശ്ശേരിക്ക്. ബാലുശ്ശേരി ആഞ്ഞു പിടിച്ചു, എന്തോ പ്രശ്നമുണ്ട്, കാരണം ഇയാൾ എന്തൊരു പോക്കായി പോണത്. അപ്പൊ എന്തിനാ ഓടുന്നത് അറിയോ? ബാദം വെച്ചെന്ന് വിട്ടാണ്, മൗലവി എറിഞ്ഞിട്ട് അതിനാ. പിന്നെന്താ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് കാര്യം? സർവവിധ വീടുകളും ഒരു 10 കൊല്ലം മുമ്പാണെങ്കിൽ ഒരു നഗ്നത, അർദ്ധനഗ്നയായ ഒരു പെണ്ണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടാൽ വാപ്പക്ക് പ്രയാസമായിരുന്നു, ഉമ്മക്ക് പ്രയാസമായിരുന്നു, മക്കൾക്ക് പ്രയാസമായിരുന്നു. ഇന്നോ അതൊന്നുമില്ല, ഇന്ന് അതൊന്നുമില്ല, അതൊരു വാർത്തയല്ല. കേരളത്തിലെ മലയാള പത്രത്തിൽ വന്നൊരു സംഭവം എന്താ അറിയോ? ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വന്നിട്ട് മുട്ട വാതിലെടുത്ത് തന്നെ ഇരുന്ന് കരയാണ്. അപ്പൊ അയൽവാസികൾ ചോദിച്ചു, എന്താ മോനെ കരയുന്നത്? കുട്ടി മിണ്ടുന്നില്ല, കരയന്നെ. അപ്പൊ അകത്തേക്ക് നോക്കിയപ്പോ ഉമ്മയും കരയാണ്. ഉമ്മ ഭയങ്കര കരച്ചില്ല. ടി വിയിൽ നോക്കിയപ്പോ ടി വിയിലും കരയാണ്. അപ്പൊ എന്താ സംഭവം? കുട്ടി കഴിഞ്ഞതിനാരിയോ സ്കൂള് വിട്ട് വന്നിട്ട് ഉമ്മാനോട് ചായ ചോദിച്ചു, അവിടെ നിൽക്കുന്നല്ല, ഇത് കാണുകയാണ്. കുട്ടി കുറെ പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടാത്തോണ്ട് കുട്ടി കരയാൻ തുടങ്ങി. ഉമ്മ കരയാണ്, സാരിയുടെ നിലക്ക് ക എടുത്തിട്ട് കണ്ണു തുടച്ചിട്ട് ഈ കാണുന്നത് സത്യമാണ് എന്ന് വിചാരിച്ച് നരകത്തിലേക്കുള്ള പാത ഒരുക്കി കരയാണ്. സീരിയലിന് നടി കരയാണ്, ഒരു ലക്ഷങ്ങൾ നേടിയെടുക്കാൻ കേട്ടോ, ഷൂട്ടിംഗിൽ ശരിയാവാത്തോണ്ട് വീണ്ടും വീണ്ടും ശരിയാക്കിയെടുത്ത് കെമിക്കൽ ഉപയോഗിച്ച് കരയാണ്. ഉമ്മ കരയുന്നതോ അവള് ലക്ഷങ്ങൾ നേടാൻ, നമ്മുടെ ഉമ്മ കരഞ്ഞതോ നരകം കിട്ടാൻ, കുട്ടി കരഞ്ഞതോ ചായ കിട്ടാൻ. ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്, ഇവിടെ ഇരിക്കുന്ന സെലഫികളായ നമ്മുടെ വീടുകൾ ഒന്ന് പരിശോധിക്ക്, റെഡി ആയിട്ടുണ്ടോന്ന്. ഇപ്പോഴും മ്യൂസിക്കുള്ള കാസറ്റുകൾ നമ്മുടെ വീട്ടിലുണ്ട്. മൊബൈൽ റിംഗ്ടോണായി ഉപയോഗിക്കുന്നത് മ്യൂസിക്കുകളാണ്. ഒരു മരണ വാർത്ത പറയാൻ പോലും ലജ്ജ തോന്നും. ആ മൊബൈലിലേക്ക് വിളിച്ചാൽ അത്ര മോശപ്പെട്ട ഗാനങ്ങൾ, പാട്ടുകൾ, വൃത്തികെട്ട സിനിമ ഗാനം എന്റെ വീട്ടിലില്ല. പിന്നെ എന്തല്ലത്? മാപ്പിളപ്പാട്ട്. സർവ മുസ്ലിം പെണ്ണുങ്ങളുടെ പേരിലും മാപ്പിളപ്പാട്ടാണ്, ഫാത്തിമാന്റെ പേരിലും ഖദീജാന്റെ പേരിലും ആയിഷാന്റെ പേരിലും ഒക്കെ. ഇനി ഒന്നും വിശദീ, ഇനി പുതിയ പെണ്ണ് ജനിച്ചിട്ട് വേണം വേറെ പാട്ടുണ്ടാക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? സിനിമാ ഗാനങ്ങളെക്കാൾ ചീപ്പായ പാട്ട് അതെന്റെ വീട്ടിലുള്ളൂ. ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരുമോ? ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരാന്ന് പറഞ്ഞു, മലക്ക പറഞ്ഞത്. ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഒരാളൊക്കെ തൊട്ട് നമ്മൾ മനുഷ്യരാണ്. ജിബ്രീൽ പറഞ്ഞു നബിയോട്, ഞാൻ ഇന്ന സമയത്ത് വീട്ടിൽ വരുന്നു, പക്ഷെ വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സങ്കടമായി. ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ എന്താണ് നമ്മുടെ വീട്ടിൽ സംഭവിച്ചത്, ആകെ പരിശോധിക്കാൻ പറഞ്ഞു. ഞാൻ പരിശോധിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന കട്ടിലിൻ ചുവട്ടി ഒരു പട്ടി കിടക്കുന്നു. എന്തോ സാധനം കൂട്ടിപ്പിടിച്ചിട്ട് അതിനെ പുറത്താക്കി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, എന്താണ് സമയം വൈകിയത്? ജിബ്രീൽ പറഞ്ഞ മറുപടി, ഇന്നാ ലാ നദ്ഖുലു ബൈതൻ, ഞങ്ങൾ ഒരു വീട്ടിൽ പ്രവേശിക്കുകയില്ല. ഫീഹി, ആ വീട്ടിലുണ്ടെങ്കിൽ എന്ത്, കെൽബ് പട്ടിയുണ്ടെങ്കിൽ, ഔസൂറ ചിത്രങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. ആര് പ്രവേശിക്കൂല, റഹ്മത്ത് തരാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടി വരുന്ന ഒരൊറ്റ മലക്കും പ്രവേശിക്കില്ല. ആകെ ചിത്രം രൂപം പട്ടിയും സിംഹം പുലിയൊക്കെ വെച്ചാലും മലക്കുൽ മൗത്ത് സമയമാകുമ്പോൾ വരും. എന്നാ അങ്ങനെ തന്നെ പറയണത്, റഹ്മത്തിന്റെ മലക്കുകള് വരൂല, റഹ്മത്തിന്റെ മാലാകമാർ പ്രവേശിക്കുകയേയില്ല. അപ്പൊ നമ്മളെ വീട്ടിൽ വരുമോ, ബാപ്പ ബാപ്പാന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്ക, ശുദ്ധ തെറ്റാണ്. ഉമ്മാന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്ക. നമ്മൾ കുറച്ചുകൂടി ഒരു പിന്നെ പുരോഗമന ചിന്ത ഉള്ള ആളുകളാണ്. ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടാവും, ആ കുട്ടിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്ക. റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ പ്രവേശിക്കൂല. അയാൾക്ക് വല്ല നിർബന്ധം ഉണ്ടെങ്കിൽ ഒരാൽബമാക്കിയിട്ട് കേട്ടോ ഒരു പ്രദർശന വസ്തുവാക്കാതെ വെക്ക. കല്യാണ ഫോട്ടോ എന്തിനാ, ആർക്ക് കാണാനാ? എന്റെ ഭാര്യന്റെ ഫോട്ടോ ആർക്ക് കാണാനാ? എന്റെ ഫോട്ടോ ആർക്ക് കാണാനാ? ഇതൊക്കെ ദൂർത്താണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഏർപ്പാടാണ്. എന്നിട്ട് അവര് അന്ന് 100% ലൈസൻസാണ്, അടുക്കളയിൽ കൂടി കയറാൻ, സിറ്റൗട്ടിൽ കൂടി ഇറങ്ങാൻ, ബെഡ്റൂമിൽ കൂടി ചെല്ല, സർവ ഫോട്ടോ എല്ലാം എടുക്കും, എഡിറ്റ് ചെയ്തിട്ട് ഇറക്കലാ. പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കല്യാണ ഫോട്ടോ അയച്ചെന്നാ നമ്മള് കണ്ടിട്ട് പറയും, ഓ ഈ ഫാത്തിമക്ക് എത്ര വലുപ്പായില്ലേ, ഞാൻ വിചാരിച്ചോളൂ ഇപ്പോഴും ചെറുതാണ്. ഇതൊക്കെ പറഞ്ഞ് ഇരിക്കാന്നല്ലാതെ, ശൈത്താനിയത്ത് വരാന്നല്ലാതെ, അതുകൊണ്ട് ഒരു ഉപകാരവും ഒരു നയ പൈസയുടെ ഉപകാരം അതുകൊണ്ടില്ല. ശലഫികളായി അറിയപ്പെടുന്ന നമ്മൾ പോലും അതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ആരുണ്ട് പിന്മാറാൻ? ആരുണ്ട് പിന്മാറാൻ? ചാനലിൽ വേണ്ടത് മാത്രം വാങ്ങുമ്പോൾ അങ്ങനെ പറയാം, ദാ നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന കുടുംബമാണ്, തൗഹീദുള്ള കുടുംബമാണ്, അതുകൊണ്ട് അത്യാവശ്യം അല്ല സ്പോർട്സിന്റെ അത്യാവശ്യ രംഗങ്ങള്, വാർത്ത, പിന്നെ ഡിസ്കവറി ചാനല്, ആ അങ്ങനെ ആനിമൽ പ്ലാനറ്റ്, അതൊക്കെ മതി, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ 2-3 മാസമൊക്കെ മസിൽ പിടിച്ചിരുന്നു. പിന്നെ ബാപ്പ അമ്മാനെ കാണുമ്പോൾ മാറ്റും, ഉമ്മ ബാപ്പാനെ കാണുമ്പോൾ മാറ്റും, മക്കളോലെ കാണുമ്പോൾ മാറ്റും. അങ്ങനെയാണ്. അപ്പൊ ഇസ്ലാമികത്തും കേട്ടോ സലഫിയത്തും ഒക്കെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി. സലഫിയത്തും ഇസ്ലാമികത്തും ഒക്കെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, പൊരുത്തമില്ലാത്ത, പടച്ചവന് തൃപ്തിയില്ലാത്ത വീടായി നമ്മുടെ വീട് മാറും. സംസാരിക്കുന്ന എന്റെ വീട് അങ്ങനെയായാൽ നിങ്ങളെക്കാൾ കൂട്ടം എനിക്കുണ്ടാവും. കാരണം ഞാനിത് പറഞ്ഞവനാണ്. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. ശരി, ഇനി ഒരു വീട്ടിൽ വാപ്പാന്റെ റോൾ എന്താ? പെട്ടെന്ന് ചുരുക്കി ഏതാനും മിനിറ്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വാപ്പാന്റെ റോൾ എന്താ? നാട്ടില് നമ്മൾ സ്ഥിരായി, കുവൈത്തിലല്ലല്ലോ സ്ഥിരായിട്ട്, നാട്ടില് വാപ്പാരെ റോൾ എന്താ അറിയോ? നാളെ മദ്രസയിലടാ ഉണ്ട്, എന്നാ ഖുർആൻ എടുത്തു പോലെ. സാധാരണക്കാരെ വീട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, സാധാരണക്കാരെ വീട്ടിലൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വാപ്പാര് നാളെ മദ്രസ ഉണ്ടോ ഉണ്ട്, എന്നാ ഖുർആൻ എടുത്തു പോലെ. കുട്ടിയുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ട്, ഇത് നിങ്ങൾക്കും അതൊന്നും വേണ്ടേ, പക്ഷെ ചോദിക്കാൻ പേടിച്ചിട്ടാ, ചോദിക്കാനുള്ള പേടി കൊണ്ട് ആ കുട്ടി ചോദിക്കണില്ല. ഈ ഖുർആൻ വാപ്പ 4 ആയ തോന്നിയിട്ട് മോനെ വിളിക്ക, പ്ലസ് ടു കാരനെ വിളിക്ക, ഡിഗ്രിക്കാരനെ വിളിക്ക, MBBSന് പഠിക്കുന്നവനെ വിളിക്ക, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവനെ വിളിക്ക. അല്ല, ഈ ഖുർആൻ ഓതുന്ന പതിവുണ്ടോ? വാപ്പ ഇത് ചോദിച്ചാൽ ഓൻ പുറത്ത് കൂട്ടരോട് പറയും, എന്റെ വാപ്പനോട് ചോദിക്കാറുണ്ട്, തിരിച്ചൊരു അക്ഷരം തിരിച്ചു പറയാൻ എനിക്ക് അർഹതയില്ല, എന്റെ വാപ്പാക്കത് ചോദിക്കാനുള്ള യോഗ്യതയുണ്ട്, എന്റെ വാപ്പാക്കത് ചോദിക്കാനുള്ള യോഗ്യതയുണ്ട്. ഇതില്ല നമ്മുടെ നാട്ടില്. പലരും പലതും കൽപ്പിക്കുന്നവരായി മാത്രം മാറും. ആ ഞാൻ നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷെ ഞാൻ നന്മ ചെയ്തില്ല, ഞാൻ തിന്മ വിരോധിച്ചിരുന്നു, ആ തിന്മ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നാളെ പരലോകത്ത് പറയുന്ന ദുരവസ്ഥ അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. നല്ലൊരു വാപ്പയാകണം, നല്ല ഉമ്മയാവണം. മരുമകളെ മകളെ പോലെ കാണാൻ, മരുമകനെ പെങ്ങളെ കുട്ടി എന്നർത്ഥത്തിലും പറയും, മകളുടെ ഭർത്താവ് എന്നർത്ഥത്തിലും പറയും. പല നാട്ടിലും പല വിധത്തിലാണ് പറയാ. സ്വന്തം മകനെ പോലെ കാണാൻ, ഭാര്യയുടെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണാൻ, ഭർത്താവിന്റെ ഉമ്മയെയും ബാപ്പയെയും ഉമ്മയെ പോലെ കാണാൻ, ഉപ്പയെ പോലെ കാണാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ദീനു കൊണ്ട് മാത്രമേ വീട്ടിലുണ്ടാവൂ, വേറെ ഒന്നുകൊണ്ട് കിട്ടൂല. ദീനു കൊണ്ട് മാത്രം ആ അവസ്ഥ കിട്ടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, നല്ല ഭർത്താവാരാ? താൻ ഉടുത്താൽ, ഞാൻ വേഗത്തിൽ പറയട്ടെ, അത് വിശദീകരിച്ച് പറയേണ്ട ഭാഗമാണ്. താൻ ഉടുത്താൽ അവളെ ഉടുപ്പിക്കണം. നല്ല ഭർത്താവിന്റെ ക്വാളിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ, താൻ ഉടുത്താൽ അവളെ ഉടുപ്പിക്കണം, താൻ ഭക്ഷിച്ചാൽ അവളെ ഭക്ഷിപ്പിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഫുട്പാത്തിലും ഇങ്ങനെ തട്ടുകട ഉണ്ടാവും. അവിടെ പോയി ഭക്ഷണം കഴിച്ചു വരുന്ന ചെറുപ്പക്കാരും അവള് 11 മണി വരെ കാത്തിരിക്കും ഭക്ഷണം കഴിക്കാൻ. കയറി വരുമ്പോ ഭക്ഷണം കഴിക്കല്ലേ, ഞാൻ കഴിച്ചിട്ടില്ല. ഇല്ലെന്താ നിങ്ങളെ കാത്തിരിക്കുക, നിങ്ങൾ കഴിച്ചിട്ടില്ല വെറുതെ പറയണം. അല്ല, മൂക്കത്ത് വെച്ചുകൊടുക്ക, ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ ഓളോ നല്ല ഭർത്താവല്ല. യാത്രയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം യാത്രയിലുണ്ടായി, നല്ല സന്തോഷത്തിൽ പുറപ്പെട്ടതാ ബൈക്കിൽ പോവാണ്, അപ്പോൾ എന്തോ പ്രശ്നമായിരുന്നു സംസാരിച്ചപ്പോ, അപ്പോ ഇറങ്ങിക്കോ നീ ബസ്സിന് പോയിക്കോന്ന് പറയാൻ പാടില്ല. കാറിലാണെങ്കിലും പറയാൻ പാടില്ല. ഒഴിക്ക് വെച്ച് ഇറക്കി വിടാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ അവളെ വീട്ടിലെത്തട്ടെ, ഞാൻ പറഞ്ഞതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലെത്തട്ടെ, അവിടെ വെച്ച് ആരും കേൾക്കാതെ ചർച്ച ചെയ്ത് ആ തീരുമാനത്തിലെത്താം. എന്നൊക്കെ ഒരു ഭർത്താവിന്റെ നല്ല സ്വഭാവമാണ്. അടിക്കേണ്ടി വന്നാൽ ഒരിക്കലും മുഖത്തടിക്കാൻ പാടില്ല, ചവിട്ടാൻ പാടില്ല, വല്ലാത്ത പ്രഹരം നടത്താൻ പാടില്ല. ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നത് പോലെ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ അടിക്കാനുള്ള അവകാശം ഉണ്ട്, പക്ഷെ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കുട്ടി അടിക്കുക, കാലിന്റെ കാലിനോ ഒക്കെ വെച്ചിട്ട് ചെറിയ വടി കൊണ്ട് വേണമെങ്കിൽ പാഠം ഉൾക്കൊള്ളാൻ ഒരു ശിക്ഷണ നടപടി സ്വീകരിക്കാം. അതിനപ്പുറം ചെയ്യാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ കുറെ സ്വഭാവങ്ങൾ. നല്ല ഭാര്യ ആരാ? വഇദ നളറ, ഭർത്താവ് ഒന്ന് നോക്കിയാൽ സറത്തുഹു, ആ ഭർത്താവിന് സന്തോഷം കൊടുക്കണം. നോക്കിയാൽ തന്നെ സന്തോഷം കൊടുക്കണം. വഇദ അമറ, കൽപ്പിച്ചാൽ അതാഅത്തുഹു, പൂർണ്ണമായി അനുസരിക്കണം. നാട്ടിൽ പോവാണ് നമ്മള്, ഞാനും നിന്റെ വീട്ടിൽ പോട്ടെ എന്ന് ഭാര്യ ചോദിച്ചു. ഭർത്താവ് വരെ ഒന്ന് പോകാൻ പറ്റൂല, എന്നാ പോകാൻ പറ്റൂല, അതാണ് അനുസരണം. ഞാൻ പോകുന്നല്ലോ, ഞാൻ പോകുന്നല്ലോ, നല്ല ഭാര്യയല്ല, ഇന്ന് പോകണ്ടെന്ന് തന്നെ പോകില്ല. ഇന്ന് പോവാൻ വേറെ തടസ്സമൊന്നുമില്ല അവളെ കണ്ണിൽ. അവളെ കണ്ണിൽ ഇന്ന് പോകണ്ടെന്ന് പറയുന്നതിന് യാതൊരു തടസ്സമില്ല. പക്ഷെ ഭർത്താവ് പറയും ഇന്ന് പോകണ്ട എന്ന് പോകണ്ട. സുന്നത്ത് നോമ്പുള്ള ദിവസം തിങ്കളാഴ്ച ഭാര്യ പറഞ്ഞ സുന്നത്ത് നോമ്പ് എടുക്കുകയാണ്. ഭർത്താവ് പറഞ്ഞ് എടുക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല. സുന്നത്ത് നോമ്പ് പോലും ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പാടില്ല എന്ന് റസൂലുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കടപ്പാടുണ്ട്. എന്ത് പറഞ്ഞാലും അനുസരിക്കണം. ദീനിനെതിരാവാത്ത ഏത് കാര്യം പറഞ്ഞാലും, അള്ളാഹ്ക്കെതിരാവാത്ത ഏത് കാര്യം പറഞ്ഞാലും, പടച്ചവനെതിരാവാത്ത ഏത് വിഷയം പറഞ്ഞാലും ശിർക്കയിടുന്ന അനുസരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ടല്ലോ. അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിൽ അരുതാത്തത് ചെയ്യിപ്പിക്കാൻ ഭർത്താവ് പ്രേരിപ്പിച്ചാൽ അനുസരിക്കേണ്ടതില്ല. അല്ലാത്ത എന്ത് വിഷയം, ഇന്ന് പോകണ്ടെന്ന പോകണ്ട, അത് കാണണ്ടെന്ന കാണണ്ട, അതിലേക്ക് ഇടപെടണ്ടെന്ന ഇടപെടണ്ട, അങ്ങനെ. അതാണ് അരിജാലു ഖവ്വാമുന അലന്നിസ, മേൽനോട്ടം പുരുഷനാണ്, മേൽനോട്ടം പുരുഷനാണ്. ചില വീട്ടിൽ പെണ്ണ് ആണാവും. ഐ എസ് എമ്മിന്റെ എം എസ് എമ്മിന്റെ കുട്ടികളൊക്കെ പിരിവിനിറങ്ങുമ്പോ നമുക്കൊക്കെ കേൾക്കാറുണ്ട്, ഇപ്പൊ പോണ്ട, ആ തള്ളണ്ട് സീറ്റ് ഔട്ടിലേന്ന്, 5 വയസ്സും കിട്ടൂല കേട്ടോ. അവിടെ 30 പറഞ്ഞിട്ടും കാര്യമില്ല, മോൻ പറഞ്ഞിട്ടും കാര്യമില്ല, 36 പറയണം, കൊടുക്കണ്ടാൻ അവനല്ല. ചില വീടുകളുണ്ട് അങ്ങനെ, ആണ് പെണ്ണായി മാറും, പെണ്ണ് ആണായി മാറും. അത് നാശത്തിന്റെ തുടക്കമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിപാടിക്ക് പോയില്ലേ നാട്ടിലെ എന്നും പരിപാടികളകരം, പരിപാടി എപ്പ വരട്ടാണ്, 1 മിനിറ്റ് പേരന്റെ ഉള്ളിൽ പോയിട്ട് അവളോട് പെർമിഷൻ വാങ്ങാണ്, സമ്മതം അങ്ങോട്ടും കൂടൊക്കെ ചർച്ച ചെയ്യണം. എന്നിട്ടോ തല ചെറു, ഞാനില്ല, എന്ത് അവിടുന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാവും, കുട്ടിക്ക് സുഖമില്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പേടിയുള്ള പ്രശ്നം, അങ്ങനെയൊക്കെ ഉണ്ടാവാം, സ്വാഭാവികമായ കാര്യങ്ങൾ. എന്നും അങ്ങനെ ആയാലോ ഉണ്ടാവാൻ പാടില്ല. അർജാലു ഖവ്വാമുന അലന്നിസാ, മേൽനോട്ടം പുരുഷനാണ്, എന്നും മേലെ നിൽക്കേണ്ടത് പുരുഷനാണ്. ഒരു വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ആണാ സംസാരിക്കേണ്ടത്, പെണ്ണല്ല. ആണാണ് സംസാരിക്കേണ്ടത്, പെണ്ണല്ല. അതുകൊണ്ട് അല്ലാ ആണിന്റെ ബ്രെയിനിന്റെ അളവ് പെണ്ണിന് കൊടുത്തിട്ടില്ല. തലച്ചോറിന്റെ അളവ് ആണിനേക്കാൾ കുറവാണ്, ബുദ്ധി ആണിനേക്കാൾ കുറവാണ്, ഒരു ഓടി സമ്മതിക്കൂല. പ്രാക്ടിക്കൽ ബുദ്ധി പെണ്ണിന് എത്രയോ കുറവാണ്, പക്ഷെ കാണാതെ പഠിക്കാനുള്ള കഴിവ് ചിലപ്പം പുരുഷനേക്കാൾ ഉണ്ടാവും. പ്രാക്ടിക്കൽ ബുദ്ധി കുറവാണ്. ഖബർ സിയാറത്ത് ആണിന് മാത്രമാണ് സുന്നത്ത്, പെണ്ണിനില്ല. ആണ് 12 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ പോവാം, അവള് പോയാൽ അവളെ കൊണ്ടുവരാൻ വേറെ ആള് കൊണ്ടുവരും. അവളെ ബുദ്ധിയും അവളുടെ തലച്ചോറും എല്ലാം ആണിനേക്കാൾ കുറവാണ്, മനോധൈര്യവും കുറവാണ്. സാക്ഷി പെണ്ണാണെങ്കിൽ 2 വേണം, കാരണം പെട്ടെന്ന് മാറ്റി പറയും. ആ നിലക്കൊക്കെ പെണ്ണിന് ചില പോരായ്മയുണ്ട്. ആണിനേക്കാൾ ബുദ്ധി, ആണിനേക്കാൾ ബ്രെയിനിന്റെ ശക്തി ഒക്കെ പെണ്ണിനുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അതൊക്കെ അല്ല, അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ പെണ്ണ് ഏറ്റവും നല്ല പെണ്ണാരാണ്? വൈദാന നോക്കിയാൽ സറത്തുഹു, സന്തോഷം കൊടുക്കണം. വൈദാമറ കൽപ്പിച്ചാൽ അത്താറ്റുഹു, പൂർണ്ണമായി അനുസരിക്കണം. ഭർത്താവിന്റെ അഭാവത്തിൽ ചാരിത്രശുദ്ധിയും അദ്ദേഹത്തിന്റെ സമ്പത്തും വേണ്ടതുപോലെ കാത്തു സൂക്ഷിക്കണം. ദൂർത്തടിക്കാൻ പാടില്ല. കഷ്ടപ്പെട്ട് അവിടെ അയച്ചു കൊടുക്കുന്ന പൈസക്ക് കണക്ക് വേണം. അത് വേണ്ടതുപോലെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഒരു സ്ഥലത്തും അനാവശ്യമുണ്ടാകരുത്. ഭക്ഷണ സമയത്ത് പോലും ശ്രദ്ധിക്കണം. കുലു വശറബു വല തുസ്രിഫു, ഭക്ഷിക്കണം കുടിക്കണം, പക്ഷേ അമിതമാവരുത്, അമിതമാവരുത്. എല്ലാ രംഗത്തും ഈ സൂക്ഷ്മതാ ബോധം ഉണ്ടാകണം. നിർസല തലസല ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചെറിയ കൂർത്ത വടി കയ്യിലുണ്ടാവും, എന്നിട്ട് വീണ് പോയ വറ്റ് അതുകൊണ്ട് കുത്തിയെടുത്ത് കൈകൊണ്ടെടുത്ത വീണ്ടും മണലാവും. ഇത് ഈ വറ്റ് പോലും അറിയാതെ ടച്ച് ചെയ്തെടുത്തിട്ട് ഗ്ലാസ്സിലിട്ട് അത് കഴുകിയിട്ട് ഭക്ഷിക്കുമായിരുന്നു. പോരാ, പിന്നെ കുടുംബം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കണം. ഇവിടെ കുട്ടികൾ വളരെ കുറവാണ്, അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല. അരക്കെ നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ആരും കൊണ്ടുവരില്ല. കുട്ടികളോട് ചോദിച്ചാൽ അമ്മാന്റെ കൂടെ ബാപ്പാന്റെ കൂടെ ഒരു പ്ലേറ്റ് എന്ന്, ഒരു മേശയിൽ നിന്നല്ല, ഒരു മേശയിൽ നിന്നല്ല, ഒരൊറ്റ പാത്രത്തിൽ നിന്ന് തിന്നണം. എന്നും സാധിക്കണമെന്നില്ല, എന്നാലും ഭക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണപാത്രം അഞ്ചോ ആറോ ആള് കൂടി പിടിച്ചു വെക്കും. എന്നിട്ട് ഒമ്പത് ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പേര കുട്ടികളും ഒപ്പം ഇരിക്കും. കുട്ടി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാരുമ്പോ നബി കയ്യിൽ പിടിക്കും, മോനെ സമ്മില്ല, ബിസ്മില്ല എന്ന് ചൊല്ലൂ, കുൽ അലീ, നീ നിന്റെ ഭാഗത്ത് നിന്ന് തിന്നു മോനെ എന്ന് പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ 11 ഭാര്യമാരും ഒരു അടിമ സ്ത്രീ, 9 ഭാര്യമാരും ഒരുമിച്ചുണ്ടായിരുന്നു. അത് നബിക്ക് മാത്രം ഹാസാണ്. ആ എന്നാ പിന്നെ ഇൻഷാല്ലാ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല. അത് അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രം ഹാസ്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കൂട്ടിക്കൊണ്ടത് 9-ാമത്തെ വയസ്സിലാണ്. ശൈശവ വിവാഹം എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ പുസ്തകം എഴുതുമ്പോൾ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാറുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. മുഹമ്മദ് നബിയേക്കാൾ 2 വയസ്സ് കുറവാണ് നബിന്റെ അമ്മോശനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണല്ലോ ആയിഷ ബീവി. ആയിഷ ബീവിന്റെ ഉപ്പക്ക് നബിയേക്കാൾ 2 വയസ്സ് കുറവാണ്. അള്ളാന്റെ തീരുമാനമാണ്, അങ്ങനെ വേണം. ഏറ്റവും മുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സേ ഉള്ളൂ. ആയിഷ ബീവി മരിച്ചത് 58-ാമത്തെ വയസ്സിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടും 40 കൊല്ലം ആയിഷ ബീവി ഉണ്ടായിരുന്നു. നബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായതുകൊണ്ട് വേറൊരാൾക്കും കല്യാണം കഴിക്കാനും പാടില്ല. ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുന്ന കാര്യം. ഇപ്പൊ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ലപ്പ, നല്ല ഉമ്മ, നല്ല മക്കൾ, നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ് കേട്ടോ. ഞാൻ അവസാനിപ്പിക്കട്ടെ. വളരെ ഗൗരവമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനമായി മാറണം. ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ മരണപ്പെട്ടിട്ടില്ലെങ്കിലും വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൻ. എന്താ മോന്റെ ഏർപ്പാട്? എഞ്ചിനീയറാണ്. മൂത്ത മോനാരാ ഡോക്ടറാണ്. രണ്ടാമത്തെ ആളാരാ എഞ്ചിനീയറാണ്. മൂന്നാമത്തെ ആളാരാ കുറച്ചുകൂടി ഉഷാറായിട്ട് വേറെ ബിസിനസ് രംഗത്താണ്. അങ്ങനെ അങ്ങനെ. പക്ഷേ ഇന്ന് നിങ്ങൾ മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ തക്ബീറും 2-ാമത്തെ തക്ബീറും 3-ാമത്തെ തക്ബീറിൽ ചൊല്ലേണ്ട പ്രാർത്ഥന നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ച ഡോക്ടർക്ക് അറിയില്ല, ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ച എഞ്ചിനീയറിനറിയില്ല. മനസ്സിലാണുണ്ടോ? നിങ്ങളെ മോനായ ബിസിനസ്സുകാരനായ പണക്കാരനായ കോടീശ്വരനായ മോനറിയില്ല. പിന്നെ വാപ്പാന്റെ മയ്യത്തിന് മുമ്പിൽ നിന്നിട്ട് എല്ലാവരും അല്ലാഹുക്ക് പറഞ്ഞ പോന്നു ചൊല്ലി, അതല്ലാതെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അവന് പറ്റിയിട്ടില്ല. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തോട് കരുണ കാണിക്കണേ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറയാനോ അറിയില്ല. അറിയോ? നിങ്ങൾക്കൊക്കെ ധൈര്യം ഉണ്ടോ പറയാൻ? നിങ്ങളെ മക്കൾക്കൊക്കെ എല്ലാവർക്കും അതറിയുന്നു. നിങ്ങളെ അനിയനറിയോ? ജേട്ടനറിയോ? അറിയാത്ത എത്രയോ 10,000,000 ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. ചെറിയ കാര്യമല്ലേ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സേവനം മരിച്ചു കിടക്കുന്ന ഭർത്താവിന് വേണ്ടി നിസ്കരിക്കാൻ പറ്റിയ ദിവസമാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കലാണ്. അവിടെ മൂലയിൽ പോയിട്ട് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുക, എല്ലാവരും പറയും വിളിക്കണ്ട പാവല്ലേ, വിളിക്കണ്ട, അല്ല വിളിക്കണം, ഭർത്താവിന് വേണ്ടി നമസ്കരിക്കണം. പല സെലഫി വീടുകളല്ലാത്ത വീടുകളിലൊക്കെ പെണ്ണിനെ നിസ്കരിക്കാൻ തന്നെ സമ്മതിക്കൂല. ഇപ്പോഴും ഉണ്ടാകേണ്ട വീട്, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള വീടുകളുണ്ടാവും. മരിക്കുന്നത് വരെ അവള് അയൽപ്പക്കത്തെ ഇബ്രാഹിമിനോടും മുഹമ്മദിനോടും ജോസഫിനോടും കൃഷ്ണനോടൊക്കെ വർത്താനം പറയും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പാടില്ല, മയ്യത്തട്ടി കൊടുക്കാൻ പാടില്ല, അത് പെണ്ണാണ്. പെണ്ണുങ്ങളാരും കാണണ്ട, ആണാണ്. ജീവിച്ചിരുന്നപ്പോഴോ ഭയങ്കര വർത്തമാനമായിരുന്നു, ജീവിച്ചിരുന്നപ്പോ ഭയങ്കര വർത്തമാനമായിരുന്നു. പക്ഷെ പെണ്ണുങ്ങളാരും നിസ്കരിക്കും വേണ്ട, സ്ത്രീകളാരും നമസ്കരിക്കേണ്ട. ഇപ്പൊ അടുത്ത കാലത്താണ് കേരളത്തിൽ സമസ്തക്കാരെന്ന് പറയുന്ന വിഭാഗം മയ്യത്തസ്കാരം പെണ്ണുങ്ങൾ കൂടി അനുവദിച്ച് പല സ്ഥലത്ത് തുടങ്ങിയത്. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ എന്ന് തുടങ്ങുന്ന തസ്ബീത്ത് ഈ അടുത്ത കാലത്താണ് സമസ്തക്കാർ കബറിനെടുത്ത് ചൊല്ലാൻ തുടങ്ങിയത്. ഒരു പതിറ്റാണ്ട് മുമ്പ് അതില്ലായിരുന്നു, ഉണ്ടായിരുന്നോ? ഇല്ല, ഇപ്പടുത്താ തുടങ്ങിയത്. ഉസ്താദ്മാര് പേപ്പറിൽ എഴുതി കൊടുത്തിട്ടാ വായിച്ചത്, കേട്ടോ? അതില്ലായിരുന്നു. അത് ഖുറാനിലാണ്, അങ്ങനെ ഒരു പദം വന്നിട്ടൊന്നുമില്ല. ഹദീസിലും അങ്ങനത്തെ പദപ്രയോഗമല്ല. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, اللهم ألهمه الجواب، اللهم جاف القبر عن جنبي، اللهم غفر له ورحمه، اللهم آمينه من كل الفزع. هذا حديث لله هذا فندي ذا لغة تلك إجماع وكش هذا تسلن ورنية ذا بلا حديث لندن دي مياتين واندي پوركلنة دارنم مياتين ورپا قطعا مدى چودكنم مياتين قبر وشالة مائي قطعا مدى چودكنم آه پدنگل ورد پرارتنا روبت لكي فندي ذا لغة ചെല്ലാൻ തുടങ്ങിയതപ്പോഴാ പടുത്ത കാലത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബിയുടെ തോളിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി ഇല റഫീഖില്ല ഇല, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. കൈ പതുക്കെ താഴ്ത്തി കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിച്ചു, പെർമിഷൻ വാങ്ങി പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മരിക്കുന്നത് റബീഉൽ പന്ത്രണ്ട് തിങ്കളാഴ്ച. നമ്മളോട് ചോദിക്കൊന്നുമില്ല, അത് നബിക്ക് മാത്രമാണ്. എവിടെ മരിച്ചോ പ്രവാചകൻ അവിടെയാണ് ഖബർ. ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ് മരിച്ചത്, അതുകൊണ്ട് അവിടെ ഖബർ. നമുക്ക് ഭാര്യയുടെ തോളിൽ കടന്ന്, ഭാര്യയുടെ മടിയിൽ കടന്ന്, ഭാര്യയെ ഭർത്താവിന്റെ മടിയിൽ കടന്ന് മരിക്കാൻ സൗഭാഗ്യം കിട്ടണം. കിട്ടുമോ? ഞാൻ കോഴിക്കോട് ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പണം കൊണ്ട് സ്വാധീനങ്ങൾ കൊണ്ട് നല്ല സ്ട്രോങ് ഉള്ള ഒരു കുടുംബത്തിൽ ചെന്നു. അതിൽ ഒരാള് കുറച്ചൊക്കെ ഒരു സെൽഫിയറ്റൊക്കെ പഠിച്ചൊരു ചെറുപ്പക്കാരൻ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടി. എന്റെ വീട്, ഞങ്ങൾ വർഷത്തിൽ വർഷത്തിൽ എല്ലാ കുടുംബങ്ങളൊന്നും കൂടും, നല്ല ഭക്ഷണം ഉണ്ടാക്കും, പാട്ടുപാടും, ഗാനമേള നടത്തും, ഭയങ്കര ബഹളമായിരിക്കും. എന്റെ കുടുംബത്തിൽ ആർക്കും ദീനൊന്നും അറിയില്ല, ഇസ്ലാം എന്താണെന്നറിയില്ല, പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾ വരണം എന്നാണ്, പരലോകത്തെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ വരണം. ഇവന് മാത്രമേ കുടുംബം, ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കുടുംബത്തിൽ ദീന് മനസ്സിലാക്കിയ ഒരാള്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണമല്ലോ. തൗഹീദ് എന്താ, ശുൽക്ക് എന്താ, മരണം എന്താ, പരലോകം എന്താ, ഖബർ എന്താണ്, സ്വർഗം എന്താ, നരകം എന്താ എന്ന് ചുരുക്കി പറഞ്ഞുകൊടുത്താൽ മതി. കുടുംബം എന്താ നമുക്ക് പറഞ്ഞുകൊടുക്കണം. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്ന് ഇതേപോലെ കസേരയിലിരുന്നു. കുറെ സ്ത്രീകളുടെ തട്ടം ഇടാതെ അവിടെ നിന്നിരുന്ന് പുരുഷന്മാരെ കൊള്ള നിന്ന്, ഞാൻ അവനെ തട്ടൊക്കെ ഇട്ടിട്ട് വരണം, എല്ലാവരും തട്ടൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും പോയിട്ട് എന്തൊക്കെ നാനം തുണിയൊക്കെ വലിച്ചിട്ട് അവിടെ നിന്നിരുന്നു ക്ലാസ് എടുത്തു. ക്ലാസ് എടുക്കുകയാണ്. കുടുംബജീവിതത്തെ പറ്റി ചോദ്യം വന്നു. പരലോകത്ത് ഇവിടുത്തെ അതേ ജീവിതം നമുക്ക് അവിടെ കിട്ടുമോ? നമ്മുടെ മക്കളെ കൂട്ടത്തിൽ ആരോ മക്കൾ, ആരോ മരിച്ചു പോയത് ആരോ ഉണ്ട്, നമ്മുടെ മക്കൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുമോ കാണാൻ? ഞാൻ പറഞ്ഞു, നമ്മൾ നല്ലവരായി സ്വർഗത്തിലെത്തിയാൽ എനിക്ക് എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും അങ്ങനെ തന്നെ പരലോകത്ത് ജീവിക്കാൻ പറ്റും. അപ്പൊ ഒരാൾ പറയണം, ഇന്ന് ഞാൻ നിസ്കരിക്കണമെന്നല്ല, ഇവിടുന്ന് എങ്ങനെയും ഓളെ ഒപ്പിച്ചു പോകാന്ന് വിചാരിച്ചു. പരലോകത്തോളം ഞാനെങ്കിൽ ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കണേ. മൂപ്പര് കുറച്ചൊക്കെ നിസ്കരിക്കണ ആളേനെ, മൂപ്പരാണ് ഞാൻ നിസ്കരിക്കണില്ല. അത്ര വെറുത്തിട്ടുണ്ട് കുടുംബജീവിതം, അത്രമാത്രം വെറുത്തിട്ടുണ്ട്. പിന്നെ വലിയ കുടുംബങ്ങളായതുകൊണ്ട് പേരിൽ തൊലാക്കൊന്നും സംഭവിക്കാൻ വയ്യ, അതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഇവർ വലിയ VIP കുടുംബമാണ് കെട്ടിക്കൊണ്ടുവന്നതും, അതിനേക്കാൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തെന്താണ്, തൊലാക്കൊക്കെ ചെല്ലിയാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ്, ഞാൻ നിസ്കരിക്കണില്ല. അത്രമാത്രം വെറുത്ത ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഭാര്യ മരിച്ചുപോയി, ഭാര്യയെ കുറിച്ച് അൻഹ റാദിൻ, നീ തൃപ്തവാനാണെങ്കിൽ. എന്റെ ഭാര്യ മരിച്ചു, ഞാൻ പറയണം എന്റെ ഭാര്യ അവൾ എത്ര നല്ല പെണ്ണായിരുന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയുകയും അവളെ ഓർക്കുകയും ചെയ്താൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി, ഖദീജ ബീവി, ഖദീജ ബീവി, ദിക്ര ചെയ്യണ മാതിരി കിടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ ആയിഷ ബീവി ചോദിച്ചത്, ഞങ്ങൾ നിങ്ങൾ ആരാ? ആയിഷ ബീവിക്ക് ദേഷ്യം വന്നു ഇതിങ്ങനെ കേട്ടിട്ട്. എന്ത് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞാൽ എന്തൊരു സംഭവം പറഞ്ഞത്, അപ്പൊ പറയും ഖദീജ ബീവി, ഖദീജ എന്ന് പറയും. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾ ആരാ? ഭാര്യയാണ്. എന്താങ്ങൾ ഖദീജ ബീവിനെ പറ്റി ഇങ്ങനെ പറയണത്? അവൾ അത്രമാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്ത, എനിക്ക് താങ്ങായി നിന്ന, എന്നെ സ്നേഹിച്ച, എനിക്ക് ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്ത വല്ലാത്തൊരു മഹദി ഒരു പെണ്ണായിരുന്നു അവൾ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വഭാവം, നല്ല ജീവിതം, അസ്വസ്ഥതകൾ ഉണ്ടാക്കാത്ത ജീവിതം, സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ജീവിതം, അതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. കുടുംബത്തിന്റെ ഇസ്ലാമീകരണമെന്ന വലിയൊരു വിഷയത്തെ ഞാൻ മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ചുരുക്കി സൂചനാത്മകമായി സംസാരിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല മനുഷ്യത്വമുള്ള, നല്ല മനുഷ്യനായി, നല്ല സ്വഭാവമുള്ളവനായി, അഹങ്കരിക്കാതെ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് പ്രവേശിക്കുകയില്ല ആര്? മൻ, ഒരുത്തൻ, കാന ഫി ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, മൻ കാന ഫി ഖൽബിഹി മിത്ഖാല ഹബ്ബത്തിൻ മിൻ കിബ്ര. ചില ഹദീസിൽ ദർറത്തുന ദർറത്തുന്നാല് മനസ്സിലായോ, ഞാൻ പഠിപ്പിക്കല്ലോ, അപ്പൊ ഓരിട്ട കൂട്ടിലൊക്കെ കാണാം, പകൽ സമയത്ത് ഒരു വെളിച്ചം ഇങ്ങനെ വരും ഓടിന്റെ ഉള്ളിലൂടെ, അതിൽ കാണാൻ ഒരു പൊടി ഇങ്ങനെ പാലി കളിക്കണം, കുട്ടികളൊക്കെ പോയി ഇങ്ങനെ പിടിക്കാനൊക്കെ നോക്കും, അതിനാണ് അറബിയിൽ ദർറത്ത് എന്ന് പറയാം. അത്ര കിബർ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത് അഹങ്കാരം വേണ്ട, ഹുങ്ക് വേണ്ട, പൊങ്ങച്ചം വേണ്ട, ആരൊന്നും കൊണ്ടുപോല, ആരൊന്നും കൊണ്ടുപോല. കുവൈത്ത് നിങ്ങൾ എത്ര ദീനാറ് സമ്പാദ്യമായി ഉണ്ടാക്കിയാലും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് അല്ലേ? മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്, ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. എനിക്ക് എന്റെ സ്വന്തം തടി മാത്രം നോക്കി ജീവിക്കാനാണെങ്കിൽ ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഇത്രമാത്രം സമ്പാദിക്കേണ്ട ആവശ്യമില്ല. എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ വീട്, എന്റെ ജോലി, എന്റെ മക്കളുടെ ഭാവി, പലതും ഞാൻ ആലോചിച്ചു, അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടത്. പക്ഷെ എന്റെ ഭാര്യയും എന്റെ മക്കളും നാളെ പരലോകത്തെനിക്കെതിരെ പറഞ്ഞാൽ, എന്റെ വാപ്പാനെ തന്നാൽ കാലിനടിയിൽ ചവിട്ടി, കാലിനടിയിലിട്ട് വൈക്കോൽ ചവിട്ടി മതിച്ചതുപോലെ ഞാൻ ചവിട്ടാം എന്ന് നാളെ പരലോകത്ത് മക്കൾ പറയുമെന്ന് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഇരിക്കുന്ന മക്കളുണ്ടല്ലോ, അവർക്ക് നമ്മൾ വേണ്ട ധാർമ്മികത കൊടുക്കാതെ, ശരിക്ക് പോറ്റി വളർത്താതെ, വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാതെ, ഈ മക്കളെ അവരിഷ്ടപ്പെട്ട റൂട്ടിലേക്ക് അടിച്ചുവിട്ട്, നമ്മുടെ ആൺകുട്ടികളെയും നമ്മുടെ പെൺകുട്ടികളെയും തുറന്നു വിട്ട്, അവർക്കറിയില്ല ചോരക്കിടപ്പ് കൊണ്ടും ടീനേജ് എന്ന് പറയുന്ന പ്രായത്തിലും അത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സമയത്തും അവർ തെറ്റി സഞ്ചരിച്ചു, അവരെ പോസിറ്റീവായ റൂട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ നമുക്ക് സമയമുണ്ടായില്ല. നാളെ പരലോകത്ത് നമുക്കെതിരെ പടച്ചവൻ, എന്റെ വാപ്പയാണ് എന്നെ തെറ്റിച്ചത്, എന്റെ ഉമ്മയാണ് എന്നെ തെറ്റിച്ചത്, അതുകൊണ്ട് നാദാ അവരെനിക്ക് തന്നാൽ കാലിനടിയിലിട്ട് ചവിട്ടാൻ ഞങ്ങൾ അവരെ എന്ന് മക്കൾ പറയും. ഇനി ആർക്കു വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടത്? ദീനേ പരിഹാരമുള്ളൂ കേട്ടോ, ഒരൊറ്റ പരിഹാരം നമ്മുടെ ജീവിതത്തിലുള്ളൂ, ദീനുണ്ടാവുക. അവയെപ്പ മരിച്ചാലും പ്രശ്നമല്ല, രാത്രി മരിച്ചോ സാരല്ല, പകൽ മരിച്ചോ സാരല്ല, നാലഞ്ച് മക്കളുണ്ട്, പെട്ടെന്ന് വാപ്പ മരിച്ചോയോ പ്രശ്നമല്ല, അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാര്യ മരിച്ചോ, എന്റെ ഭാര്യ എന്ന നിലക്ക് അവൾ നല്ലവളായിരുന്നു, അവൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും അവളെ വെറുക്കാൻ പറ്റില്ല, ഒരക്ഷരം കൊണ്ട് പോലും അവരെ നോവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവൾക്ക് സ്വർഗമാണ്, ദഹലത്തിൽ ജന്ന. അങ്ങനെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? കുടുംബത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ആദർശത്തിന് പ്രാധാന്യം കൊടുക്കുക. ഒരു നൂലോ ഒരു ഉറുക്കോ ഒരു ഏലസോ ഒന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൈനോട്ടക്കാരൻ വരിക, നാട്ടിലൊക്കെ വരില്ലേ കൈനോട്ടക്കാര്? ഉണ്ടോ? നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല, ആകെ രണ്ടു മാസം വരും കൈനോട്ടക്കാര് അല്ലേ? ഉണ്ട് നാട്ടിലൊക്കെ, തത്തനെ പിടിച്ചിട്ട് വരും. നമ്മളിവിടെയാണ്, ചിലപ്പോൾ കുടുംബം അവിടെ ആയിരിക്കും. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിക്കും, ഇപ്പുറത്തെ വീട്ടിലാരാണ്? അവിടെ ഒരു ഉമ്മയും മക്കളൊക്കെ ഉണ്ട്, ഭർത്താവ് ഗൾഫിലാണ്. അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ പറയും ഭർത്താവ് ഗൾഫിലാണ്, ബാക്കി പറയാൻ. അപ്പൊ ഓക്ക് ഇൻട്രസ്റ്റ് ആയി, മനസ്സിലായിട്ടോ? എന്നാ ബാക്കി ഒന്ന് കേൾക്കണം. അതിന് 50 രൂപ വെച്ചു വെച്ചാൽ 40 ദിവസത്തെ നമസ്കാരം പോയി. വിശ്വസിച്ചാൽ കഫറ മാ ഉൻസിലാല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിറക്കപ്പെട്ടതിൽ അവിശ്വസിച്ചു. കോഴിക്കോട് സ്റ്റേഡിയം കണ്ടില്ലേ നിങ്ങള്? എന്നിട്ട് ഇങ്ങനെ ചെറിയ തുടി കൊണ്ട് മറിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചെറിയ ടെന്റ്. പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം പറയും, വെറും 10 രൂപ. അല്ലെങ്കിൽ നടന്നു പോകുന്ന ആളുകൾ ഇനി കോഴിക്കോട് പോയി ശ്രദ്ധിച്ചോളി കേട്ടോ. അല്ലെങ്കിൽ നടന്നു പോകുന്ന ആളോട് ഒരു കൂടാരത്തിലെ പെണ്ണുണ്ടാവും, മറ്റേ കൂടാരത്തിലെ ചങ്ങ ഞാനുണ്ടാവും, അപ്പുറത്തൊരു താടിയിട്ട് സന്യാസി ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നിന്റെ ഊര വലത് ഭാഗത്ത് ഊരയിലാണ് ഏറ്റവും വലിയ കാക്കാപ്പുള്ളി. കാക്കാപ്പുള്ളിയെ മനസ്സിലായില്ലേ? ഇപ്പൊ കാക്കാപ്പുള്ളി അവിടെ ഉള്ളവ നടക്കും. ഞാൻ ഇത്രയും കട്ടിയുള്ള ഷർട്ടും ബനിയനൊക്കെ ഇട്ടിട്ട് എന്റെ കാക്കാപ്പുള്ളി ഉണ്ട് ചങ്ങായി. സ്റ്റേഡിയത്തിന്റെ അടുത്ത് കൂടി 10,000 ആളുകൾ ഒരു ദിവസം പോവുക, അതിലൊരു 4-5 ആക്കൊക്കെ ഉള്ളവരുടെ കാക്കാപ്പുള്ളി ഉണ്ടാവും, ഓലടക്കും. മനസ്സിലായോ? പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറയും കേട്ടോ. ഒരു കറുത്ത മറുകുണ്ട് നിന്റെ പുറത്തിന്ന ഭാഗത്ത്. അപ്പൊ അങ്ങനെ മറുകുള്ള ഒരു 10 ആളെ പോവും, ഓലട നിൽക്കും, അടിയിരുത്തും. സ്റ്റാർട്ട് ചെയ്യാനാ 10 രൂപ, 4-5 കാര്യം പറഞ്ഞ് നിർത്തിയിട്ട് ബാക്കി പറയാന് 50. ഇതിൽ പെട്ടാൽ 40 ദിവസത്തെ നിസ്കാരം പോയി. എന്റെ അയൽവാസിയുടെ വീട്ടിൽ ഒരു ദിവസം വന്നു തട്ടനെ പിടിച്ചിട്ട്, ഭാവി പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്. അപ്പൊ ആ വീട്ടുകാരൊന്നും എന്നാ വാന്ന് പറഞ്ഞു, മുസ്ലിം അല്ല. അപ്പൊ വരാൻ വേണ്ടി ഗേറ്റ് തുറക്കുമ്പോ ചോദിച്ചു പട്ടി ഉണ്ടോ അവിടെ എന്റെ. അപ്പൊ ഞാൻ ഇടപെട്ടു, ഞാൻ പറഞ്ഞു നിങ്ങൾ പറയും പട്ടി ഉണ്ടോ ഇല്ലേ. ഈ വീട്ടുകാരുടെ സർവ ഫ്യൂച്ചറും വരാൻ വരുന്ന ആളാണ്, കഴിഞ്ഞ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും പറയാണ്, വീട്ടില് പട്ടി ഉണ്ടോ ഇല്ലേ എന്ന് പറയും പറയും. അയാളെ ഇവിടെ ശരിയാവില്ല, ഞാൻ പോവാണ്. ഈ വീട്ടില് പട്ടി ഉണ്ടോന്നും കൂടി അറിയില്ല. പട്ടി ഇല്ലാത്ത വീട്ടുകാർ വെറുതെ ഒരു പട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് പട്ടിയെ സൂക്ഷിക്കാൻ നേരിച്ചാൽ കൈനോട്ടക്കാർ വേഗം പോവും, കാരണം ഇല്ല വട്ടി. സർവ തട്ടിപ്പു ലോകത്ത് നടക്കുക, അതിന് സാക്ഷികളാകാൻ മുസ്ലിങ്ങൾ നിന്നുകൊടുത്താൽ, നമ്മുടെ കുടുംബത്തിലൊരു ഉമ്മയോ വാപ്പയോ നിന്നുകൊടുത്താൽ, അവന്റെ ഇബാദത്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ഓർമ്മ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് കുട്ടിക്ക് കളിക്കാൻ ടോയ്സ് വാങ്ങിക്കൊടുക്കുക. ഞാൻ അവസാനിപ്പിക്കുക, അവസാനത്തെ വാക്കാണ് കേട്ടോ. കുട്ടിക്ക് കളിക്കാൻ ടോയ്സ്, മൃഗത്തിന്റെ രൂപമാകാം. ആയിഷ ബീവിക്ക് ആടുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു, അതാണ് പണ്ഡിത സലഫികളായ പണ്ഡിത ലോകം ടോയ്സ് വാങ്ങാതിന് തെളിവ് ധരിച്ചത്. ആയിഷ ബീവിക്ക് ആടുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു മരത്തിന്റെ, എന്നാണ് ഒരു വസ്തുവിന്റെ രൂപം തന്നെ വേണമെങ്കിൽ ടോയ്സ് ആയിട്ട് ഉപയോഗിക്കാൻ. ടോയ്സ് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിന്റെ കുതിര മുറ്റത്തിടും, ഒരു പാവന വാങ്ങിക്കൊടുത്താൽ കുട്ടി ചിലപ്പോൾ പോയി മുത്തറയിച്ചെന്ന് വരും, പിന്നെ കെളികി ഉണക്കേണ്ടി വരും, ചെളി കൊണ്ട് എട്ടുന്ന് വരും. ഒരു ആദരിക്കുന്ന സ്വഭാവമില്ല. മറിച്ച് അലമാരെ കൊണ്ടിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സിംഹക്കുട്ടി, പുലിക്കുട്ടി, പട്ടിക്കുട്ടി, പാവക്കുട്ടി വെച്ച് കുട്ടി തൊടാൻ, കുട്ടിനെ തൊടാനാക്കൂല, കുട്ടി പോയി തൊട്ടാ കൊടുക്കണ്ടി. അപ്പൊ കുട്ടിക്കുള്ള ടോയ്സ് അല്ല, കുട്ടിക്കുള്ള ടോയ്സ് അല്ല. പിന്നെ അതൊരു കാണാനുള്ള ആദരിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വസ്തുവാണ്, അത് നമ്മുടെ വീട്ടിൽ പറ്റില്ല. മറിച്ച് പ്രകൃതിയുടെ ചിത്രങ്ങൾ വെച്ചോളൂ, മരങ്ങളുടെ ചിത്രങ്ങൾ വെച്ചോളൂ, ചെടികളുടെ ചിത്രങ്ങൾ വെച്ചോളൂ, അതൊക്കെ ആവാം. അതാണ് സൂറത്തിൽ എന്ന് പറയുന്ന വ്യാഖ്യാനത്തിൽ. നേരത്തെ ജിബിലിൽ ഞാൻ കയറൂല എന്ന് പറഞ്ഞല്ലോ, ആ വ്യാഖ്യാനത്തിൽ പണ്ഡിത ലോകം സലഫി പണ്ഡിതന്മാർ ധാരാളമായി വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കണം. അപ്പൊ അവസാനിപ്പിക്കുമ്പോ നമ്മുടെ വീട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വീടാക്കി മാറ്റാം. ഏറ്റവും നല്ല ഭാര്യയായി എന്റെ സംസാരം കേട്ട സ്ത്രീകൾ മാറാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ഭർത്താവായി ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടുന്ന ഒരു ഭർത്താവായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക. ഉമ്മയെ വാപ്പയെ പരിഗണിക്കുന്ന, അവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന, മക്കൾക്ക് ധാർമ്മികത പഠിപ്പിക്കുന്ന, മൊറാലിറ്റി പഠിപ്പിക്കുന്ന, പോസിറ്റീവായ റൂട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു കുടുംബമായി മാറാൻ ശ്രമിക്കുക. ഭക്ഷണത്തിലും വസ്ത്രത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപെടലുകളിലും ക്രയവിക്രയങ്ങളിലും എല്ലാം എല്ലാം നല്ല ഇസ്ലാമികമായ റൂട്ട് തെരഞ്ഞെടുക്കാൻ സാധിക്കുന്ന കുടുംബമായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. പിന്നെയോ, വീട്ടിൽ കടന്നു വരുന്ന ലൈഫുകളോട്, അതിഥികളോട് ഏറ്റവും നല്ല മര്യാദയോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കണം. സ്വത്താവകാശം പോലും അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു പോയി എന്ന് അയൽവാസികളെ കുറിച്ചുള്ള ഉപദേശം ജിബ്രീൽ പറഞ്ഞപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത്ര നല്ല ബന്ധമുണ്ടാകണം. ഫോണിൽ അതുപോലെ നെറ്റ് സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി മാനുഷിക ബന്ധങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ, ഫേസ് ടു ഫേസ് ഉള്ള ബന്ധങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മവിചിന്തനത്തിന് വെക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ നിലക്കൊക്കെ നല്ല ബന്ധങ്ങളിലൂടെ, നല്ല കൂട്ടുകെട്ടിലൂടെ, നല്ല സ്വഭാവത്തിലൂടെ, നല്ല മനുഷ്യനായി ജീവിച്ച് ആദർശനിബിഡമായ ജീവിതം നയിച്ച് ഒരു നിലക്കും ഒരു സമയത്തും ശിർക്കിലേക്ക് അകപ്പെട്ടു പോകാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവന്റെ മുമ്പിൽ മാത്രം ഇബാദത്തുകളും ആരാധനാക്രമങ്ങളും സമർപ്പിച്ച് ബലിയർക്കുമ്പോൾ അവന്റെ നാമത്തിലും അവന്റെ കൂലിക്കും വേണ്ടി മാത്രം, സത്യം ചെയ്യുമ്പോൾ അവന്റെ നാമത്തിൽ മാത്രം, അർച്ചനകളും വഴിപാടുകളും അവന്റെ അടുക്കിലേക്കും മാത്രം, ഒരു നിലക്കും ഒരു ചെറിയ പോയിന്റിൽ പോലും ശിർക്ക് കലരാത്ത ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകൂട്ടങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ നിരന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞ കുറത്തായും കൺകുളിർമ കിട്ടുന്ന ഭാര്യ, ഭർത്താവ്, മക്കള്, അങ്ങനെയുള്ള ഒരു കുടുംബമാക്കി ഞങ്ങളെ നീ മാറ്റണേ നാഥ. അല്ലാഹുവെ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ നാഥ. പടച്ചവനെ, നിന്റെ പരീക്ഷണങ്ങളായ കാലവിപത്തുകൾ, കഴിഞ്ഞുപോയ കത്രീന, റീത്ത, ഗോനു എന്നതുപോലെയുള്ള കാറ്റുകൾ, സുനാമി പോലെ ഏറ്റവും വലിയ അപകടം വിതച്ച ഒരുപാട് സന്ദർഭങ്ങൾ, ഇപ്പോ ഉൽക്കാവർഷങ്ങൾ, അങ്ങനെ പലതും കെട്ടുകൊണ്ടിരിക്കുന്നു, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉരുൾപൊട്ടലുകൾ, അങ്ങനെ പടച്ചവനെ പരീക്ഷണങ്ങളോ ശിക്ഷകളോ ആയി കടന്നുവരുന്ന കാലവിപത്തുകളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ജീവിക്കുന്ന പതിപ്പുകളാക്കി മാറ്റി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യുകയോ ശിർക്കിന്റെ ജീവിതത്തിന് പ്രേരിപ്പിക്കുകയോ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കടന്നു പോവുകയോ ചെയ്യുന്ന ഒരു ദുഷ്കർമ്മിയിൽ നിന്ന്, വൃത്തികെട്ടവരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിച്ച് നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ മനസ്സും കഴിവും പ്രാപ്തിയും ശക്തിയും ഇൽമും പ്രദാനം ചെയ്യണേ നാഥ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم خلص قلوبنا من الرياء, اللهم خلص قلوبنا من النفاق, اللهم خلص قلوبنا من الشرك والكفر. امين امين برحمتك يا ارحم الراحمين. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. എംഎസ്എം ഒരുക്കുന്ന